ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ അധ്യായം 1 പാദം 4 അധികരണ 5 സൂത്രം 16 ജഗദ്വാചിത്വാത് ജഗദ്വാചിത്വാധികം അതിൻ്റെ പൂർവപക്ഷമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൗശീതകി ബ്രാഹ്മണത്തിൽ ബാലാഗി അജാതശത്രു സംവാദത്തിൽ ഇത് നമ്മൾ പ്രധാന്യത്തെ ചർച്ച ചെയ്തതാണ്. യോഗി ബാലാക ഏതേഷാം പുരുഷാണാം കർത്തായുസ്യവായുതത് കർമ്മസഭയെ വേദിതവ്യ. ഇവിടെ ഏതേഷാം പുരുഷാണാം കർത്ത, ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവ് എന്ന് വെച്ചാൽ സൃഷ്ടികർത്താവ്. യസ്യവായുതത് കർമ്മ, ഈ കർമ്മം ഈ ജഗത്ത് ആരുടേതാണോ അവിടെയും സൃഷ്ടികർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത്. സവൈ വേദിതവ്യ, ആളിനെ വേദിതവ്യ, ഉപാസിക്കണം അല്ലെങ്കിൽ അറിയണം, ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പുരോഷി പറയുന്ന ഇവിടെ ബൃഹദാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ബാലാഗിയും അജാതശത്രുവും തമ്മിൽ. അജാതശത്രു ബാലാഗിയെ ഇത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് രാജസദസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ വിളിക്കുന്നു. ബൃഹൻ പാണ്ഡരവാസ എന്നുള്ള ശബ്ദങ്ങളിൽ വിളിക്കുന്നു, അയാൾ കേൾക്കുന്നില്ല. പിന്നെ അയാളെ ഉരുട്ടി ഉണർത്തുന്നു എന്നെല്ലാം പറയും. എന്നിട്ട് അവിടെ സുഷുപ്തിയെക്കുറിച്ച് ഉപദേശിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് ഉപദേശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം വേദം അങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ താല്പര്യം മനസ്സിലാക്കേണ്ട. അപ്പോൾ അവിടെ ഉറുപക്ഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് വേദിതവ്യ ജീവന്റെ ഉപാസനയാകാം, പ്രാണന്റെ ഉപാസനയാകാം, ഈശ്വരന്റെ ഉപാസനയാകാം. സിദ്ധാന്തി പറയുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളൊന്നുമില്ല. ഇവിടെ ബ്രഹ്മജ്ഞാനം അതാണ്. ആ ഉപാസനയും ജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അതാണ് തസ്മാത് പരമേശ്വരേവ അയം ഭവിതം അർഹതി. ഇവിടെ പരമേശ്വരൻ തന്നെയാണ്. യസ്യവ ഏത് കർമാസ വേദിതവ്യഹ, അവനെ അറിയേണ്ടതാണ്. ആരെയാണ് അറിയേണ്ടത്? അത് പരമേശ്വരനെയാണ്. ഇവിടെ ഇതാണ് സിദ്ധാന്തം. അടുത്തു പറയുന്നു, കർത്തൃത്വഞ്ച ഏതേഷാം പുരുഷാണാം ന പരമേശ്വരാത് അന്യസ്യ സ്വാതന്ത്ര്യേണ അവകൽപ്പതേ. ഇതിൻ്റെ എല്ലാം കർത്തൃത്വം പുരുഷാണാം കർത്ത എന്ന് പറഞ്ഞു. ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവ്. അവിടെ പുരുഷന്മാരെന്ന് പറയുന്നത് കാരണം ആദ്യം ദൃപ്ത ബാലാഗി അജാതശത്രുവിനോട് ദേവതകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങോട്ട് സംവദിക്കാൻ ചെന്ന ആളാണ് രാജാവിന്റെ അടുത്ത്. അപ്പോൾ അവിടെ ഇത് ബൃഹദാരണ്യത്തിൽ വളരെ നീണ്ട ഒരു ഭാഷ്യമാണ്, നമ്മൾ പല ദിവസങ്ങൾ ഇത് ചർച്ച ചെയ്തതാണ്. വളരെ വിസ്തൃതമായ ഭാഷ്യമാണ് അവിടെ ഭാഷ്യകാരൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് പല വിഷയങ്ങളും അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മത്തെ ഞാൻ ഉപദേശിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ദേവതകളെ ഓരോന്നോരോന്നായിട്ട് പറയുന്നു. ആദിത്യ ദേവത, ചന്ദ്രൻ്റെ ദേവത, വിദ്യത്തിലെ ദേവത, ആകാശത്തിലെ ദേവത, ഇത് ഓരോന്ന് പറയുമ്പോഴും ഇതാണോ നീ ബ്രഹ്മമെന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സംവാദം, ഇങ്ങനെയാണെങ്കിൽ സംവാദത്തിൽ കാര്യമില്ല, അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് എന്താ സമ്മതിക്കും എന്ന് പറഞ്ഞു. അജാതശത്രു കാശി രാജാവ് അതിനെല്ലാം നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുന്ന സന്ദർഭത്തിൽ ബാലാഗി പറയുന്നതാണ് ഈ പുരുഷന്മാരെ കുറിച്ച്. വസ്തുത പുരുഷന്മാർ ദേവതകളാണ്. ഈ പുരുഷന്മാരുടെ കർത്താവ് ആരാണ് എന്ന് നിനക്കറിയാമോ? എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവായി വരുന്നത് ആരാണ്? അത് ഈ ദേവതകളൊന്നുമല്ല. ദേവതകളുടെ കർത്താവ് ദേവതകൾ തന്നെയാകും, അല്ല ജീവനാകുന്നു, പ്രാണനാകുന്നു. ഇതിലൊന്നിനും തന്നെ കർത്തൃത്വം ഇവിടെ അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. അത് പല സ്ഥലത്തും പറയും, ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് മായയാണ്. ചിലടത്ത് പറയുമല്ലോ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഹിരണ്യഗർഭനാണ്. ചിലടത്ത് പറയും സൃഷ്ടിച്ചിരിക്കുന്ന ലോകപാലൻ, ലോകപാലകന്മാരാണ്. ഇങ്ങനെയെല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാണനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം പറയുമ്പോഴും അങ്ങനെയുള്ള സൃഷ്ടികർത്താവിനെ അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. ആകാം അവർക്കെല്ലാം സൃഷ്ടികർത്താവ്. ഇപ്പോൾ കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, ആരാതിൻ്റെ സൃഷ്ടികർത്താവ്? കുലാലൻ തന്നെയാണ്. തന്തുവായൻ, അതായത് തുണി നെയ്യുന്നവൻ, വസ്ത്രത്തെ ഉണ്ടാക്കുന്നു, ആരാ സൃഷ്ടികർത്താവ്? നെയ്ത്തുകാരൻ തന്നെ. അങ്ങനെയല്ല ഇത്, അത് പലപ്പോഴും പലർക്കും ആശയക്കുഴപ്പത്തെ ഉണ്ടാകും. അങ്ങനെയെല്ലാം കർത്തൃത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മുഖ്യമായ കർത്തൃത്വം, ആ മുഖ്യമായ കർത്തൃത്വത്തെ എന്നോട് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യേണ കർത്തൃത്വം, നിരപേക്ഷമായ ആ കർത്തൃത്വം ഈശ്വരനിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സൃഷ്ടിക്കുന്നത്, അത് ദേവതകളായാലും ശരി, നമ്മളെയൊക്കെ പോലുള്ള ജീവന്മാരായാലും ശരി, അത് ഈശ്വരന് അധീനമായിട്ടാണ്. ഈശ്വരന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എത്ര വലിയ സൃഷ്ടിയായാലും, സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ഈശ്വര നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. അതുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള ആ കർത്തൃത്വം, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ പറയാൻ എന്താണ്, മുഖ്യമായ കർത്തൃത്വം, അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ ചിലർ വീണ്ടും ആശയക്കുഴപ്പത്തെ ഉണ്ടാകും. നമ്മൾ അദ്വൈത ചർച്ചയിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അദ്വൈതത്തിൽ അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് ഒരുപാട് പ്രക്രിയകളുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്താ ധരിക്കേണ്ടത്? ഏതൊരു പ്രക്രിയയിലൂടെയാണോ നമുക്ക് അദ്വൈതത്തെ കുറിച്ച് വ്യക്തത ഉണ്ടാകുന്നത്. അത് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാത്ത പ്രക്രിയകളും ഒരുപാടുണ്ട്. അദ്വൈതം എന്ന് പറയുന്ന ആ തത്വം തന്നെ ഭാഷകാരം പറയും, അത് സൂക്ഷ്മ ബുദ്ധികൾക്കേ മനസ്സിലാകത്തുള്ളൂ. ഇനി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ, വിചാര രീതികൾ തന്നെ ജടിലമായിപ്പോയാൽ പിന്നെ എങ്ങനെ തത്വം മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ ക്ലിഷ്ടമായ കൽപ്പനകൾ, ജടിലമായ പ്രക്രിയകളെല്ലാം ഉപേക്ഷിക്കും. അത് ചിലർക്ക് എളുപ്പമായിരിക്കും, വലിയ വലിയ പണ്ഡിതന്മാർക്ക് അതൊക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും, സാധാരണക്കാർക്ക് അതൊന്നും എളുപ്പമാണ്, സാമാന്യ ബുദ്ധികൾക്ക്. അങ്ങനെയുള്ള പ്രക്രിയകൾ ഉപേക്ഷിക്കും. എങ്ങനെ ഇത് വ്യക്തത കിട്ടും? അത്തരം പ്രക്രിയ സ്വീകരിക്കുക. ഭാഷ്യ പ്രക്രിയ എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രക്രിയയാണ്. അത് വളരെ വ്യക്തതയുള്ള ഒരു പ്രക്രിയയാണ്. അതാണ് ഭാഷ്യകാരന്റെ മഹത്വം. ഒരിടത്തും ക്ലിഷ്ടമായ കൽപ്പനകളുണ്ട്. പക്ഷെ ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചവർ പലരും വീണ്ടും ക്ലിഷ്ടമായ കൽപ്പനകളിലേക്ക് പോകും. അതുകൊണ്ട് അത്തരം പ്രക്രിയകളും അത്തരം ഗ്രന്ഥങ്ങളും എല്ലാം ഇന്ന് നിരുപയോഗങ്ങളാണ്. ഉപയോഗം വെറും പാണ്ഡിത്യത്തിന് വേണമെങ്കിൽ പഠിക്കാം. ഇവിടെ പറയുന്നു, പരമേശ്വരൻ സ്വതന്ത്ര കർത്താവാണ് എന്ന് പറയുമ്പോൾ ഞാനിത് പറഞ്ഞത് എന്തിനാണ്? പരമേശ്വരൻ സ്വതന്ത്ര കർത്താവാണെന്ന് പറയുമ്പോൾ ചെല്ലു പറയും, ശരിയാണ്, പരമേശ്വരൻ കർത്താവാണ്, പക്ഷെ ബ്രഹ്മം കർത്താവല്ല. വീണ്ടും ആശയക്കുഴപ്പമുണ്ടാകും. എന്തുകൊണ്ട് ബ്രഹ്മം കർത്താവല്ല? ഈശ്വരൻ കർത്താവാണ്, ബ്രഹ്മം കർത്താവല്ല. എന്തുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു നിർഗുണം, നിരാകാരം, നിഷ്ക്രിയം? അപ്പം അതിനെങ്ങനെ കർത്താവാകാൻ പറ്റും? ശരിയാണല്ലോ, നിർഗുണം, നിരാകാരം, നിഷ്ക്രിയനായിരിക്കുന്നതാണ്, സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഈശ്വരനെ സൃഷ്ടികർത്താവായി സ്വീകരിക്കുക. ഈശ്വരൻ എങ്ങനെ സൃഷ്ടികർത്താവാകും? സർവജ്ഞനും സർവശക്തനുമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ നിരുപദ്രവകരമായ ഒരു പ്രസ്താവനയാണ്, ഇത് ശരിയാണല്ലോ, യുക്തിയുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ ഇതിനകത്ത് അപകടമുണ്ട് ഇങ്ങനെ പറയുന്നിടത്ത്. ഇതിന് അപകടം മനസ്സിലാക്കാതെ ഈ അപകടം പറയുന്നവരുണ്ട്. ഈ അപകടം മനസ്സിലാക്കിയാൽ നമുക്കും ഇത് പറയാം. ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അപകടം എന്താണ്? ഇങ്ങനെ ധരിക്കുമ്പോൾ നിർഗുണവും നിരാകാരവും നിഷ്ക്രിയവുമായ ബ്രഹ്മം സൃഷ്ടിക്കുന്നില്ല. അതേസമയം സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷ്യം ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരപകടം, ചിലടത്ത് ഭാഷ്യകാരൻ ബ്രഹ്മം സൃഷ്ടിക്കുന്നു എന്ന് പറയും, ചിലടത്ത് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയും, ചിലടത്ത് പറയും ഈശ്വരന് കർത്തൃത്വാദികളൊന്നുമില്ല, സർവജ്ഞത്വം സർവശക്തിത്വമൊന്നും ഇല്ല എന്ന് പറയും, ചിലടത്ത് പറയും ഈശ്വരന് അതൊക്കെ ഉണ്ടെന്ന് പറയും, ചില സ്ഥലത്ത് പറയും ബ്രഹ്മത്തിൽ അതൊന്നും ഇല്ല, ചിലടത്ത് പറയതൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ വീണ്ടും ആശയക്കുഴപ്പം വരും. പിന്നെ ഈശ്വരനെ കർത്താവായി പറയുന്നിടത്ത് അല്ലെങ്കിൽ ബ്രഹ്മത്തെ കർത്താവായി പറയുന്നിടത്ത് എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണ്? നിർഗുണവും നിഷ്ക്രിയവുമായിരിക്കുന്ന ബ്രഹ്മം സർവജ്ഞന ശക്തി ഒന്നും ചെയ്യുന്നില്ല. സർവജ്ഞന ശക്തിമത്വം സർവശക്തനുമായി ഈശ്വര സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ വിശേഷിച്ച് അങ്ങനെ പറയുമ്പോൾ വിസ്മരിക്കാനാകാത്തൊരു കാര്യമുണ്ട്. എന്താണ്? അങ്ങനെ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ ഈശ്വരൻ നിർഗുണനും നിഷ്ക്രിയനുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് അന്യനല്ല. ഇതുകൂടെ അടിയരായിട്ട് മനസ്സിലാക്കണം. എന്നാ പ്രശ്നം എന്തായിരുന്നു? മറിച്ചാണെങ്കിൽ ആ അത്തരമൊരു ധാരണ നമ്മുടെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ അവ്യക്തത വരും. അവിടെ ഒരു ചോദ്യം വരും, നിർഗുണനും നിഷ്ക്രിയനുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നും ഈ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ എങ്ങനെ അന്യനാകാതിരിക്കും? കാരണം ഇവിടെ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചൂടെന്നും തണുപ്പെന്നും പറഞ്ഞാൽ ഒന്നാവും, രണ്ടും രണ്ടാണല്ലോ. രണ്ട് വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? അതാണ്, അങ്ങനെ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പ്രയാസം വരും. രണ്ടും രണ്ട് രീതിയിലല്ലേ വിശ്വസിക്കുക? രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ഇതെന്തിനാ പറയുന്നത് എന്ന് ചോദിക്കും. രണ്ടും ഒന്നാണെങ്കിൽ നിർഗുണവും നിഷ്ക്രിയവും പറയുക, സർവജ്ഞനും സർവശക്തനും എന്ന് പറയുക, ഇതെന്തിനാ അങ്ങനെ പറയുന്നു? അതാണ് അദ്വൈതം. അദ്വൈതത്തിൽ ഈ മുഖ്യവും ഏകവുമായിരിക്കുന്ന ആ ഒന്നിൽ നിന്ന് അന്യമായ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈശ്വരനെന്ന് പറഞ്ഞാലും ജീവനെന്ന് പറഞ്ഞാലും സൃഷ്ടിച്ച പ്രപഞ്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്യമായ ഒന്നുമില്ല, എല്ലാം അതിനോട് അനന്യമായിരിക്കുന്നു. അതിനോട് അത് അനന്യമായിരിക്കുന്നുവെങ്കിൽ ബ്രഹ്മം വേറെയാണോ ഈശ്വരൻ വേറെയാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഒരേ ഒരു തത്വം തന്നെ നിർഗുണവും നിഷ്ക്രിയവുമായി സൃഷ്ടിക്ക് അതീതനായിരിക്കുന്നു സർവനും. അത് തന്നെ സർവ അത് നമ്മൾ തുടക്കത്തിൽ ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സർവജ്ഞനും സർവശക്തനുമായിരുന്നു അത് തന്നെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് പരമേശ്വരൻ എന്നുള്ള വാക്കും ബ്രഹ്മം എന്നുള്ള വാക്കും ഭാഷ്യകാരൻ ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിച്ചു. അതാണ് അദ്വൈതം. എന്നാലേ അദ്വൈതം ശരിയാകത്തുള്ളൂ. എന്നാൽ പിന്നെ ദ്വൈതത്തിൽ നിന്ന് എന്താ വ്യത്യാസം? ദ്വൈതത്തിൽ ഇത്രയേ ഉള്ളൂ, ദ്വൈതി നിർഗുണവും നിരാകാരവും നിഷ്ക്രിയവുമായ ഒരു സ്വരൂപത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് അദ്വൈതം. അങ്ങനെയല്ല, നിർഗുണവും നിരാകാരവുമായ ആ സ്വരൂപത്തിൽ നിന്ന് അനന്യമായി സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനെയും അംഗീകരിക്കുന്നു. അതിനെ അദ്വൈതം എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, അദ്വൈതിക്ക് പറയാൻ കഴിയും നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ബ്രഹ്മം സൃഷ്ടിക്കുന്നു. അദ്വൈതിക്ക് പറയാൻ കഴിയും നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരമൊന്നും സംഭവിക്കുന്നില്ല. രണ്ടും അദ്വൈതത്തിൽ പറയാം. നമ്മുടെ അനുഭവമാണ് എന്താണോ, സ്വയം ഈ അത്മജ്ഞനായിരിക്കുന്ന അജ്ഞനായിരിക്കുന്ന ഈ ജീവൻ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിർഗുണനും നിരാകാരനുമായി സ്ഥിതി ചെയ്യുന്ന സ്വാനുഭവമാണ്. അതെവിടെ നിന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അനുഭവത്തിനപ്പുറം കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതേ ജീവൻ തന്നെ എന്ത് ചെയ്യുന്നു, അല്പജ്ഞനായും അശക്തനായും ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരങ്ങളും എല്ലാം ചെയ്യുന്നു. ഒരു വ്യത്യാസം മാത്രം, ഈശ്വരൻ അങ്ങനെ അല്പജ്ഞനും അശക്തനുമല്ല. അടുത്ത ഭാഷകാരൻ പ്രത്യേകിച്ച് പറയും, ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ പ്രാണനെന്നോ എന്തിനു മനസ്സെന്നോ ഏത് ശബ്ദവും ഇവിടെ ഒരു തത്വത്തിന് വേണ്ടി നിർദ്ദേശിക്കാം. അത് മനസ്സിലായിക്കോളും. അത് ഏത് ശബ്ദങ്ങളിലൂടെ പറഞ്ഞാലും നമ്മൾ അവിടെ എത്തിച്ചേർന്നു. അത് നിർഗുണമെന്ന് പറയുന്നോ അല്ലെങ്കിൽ സഗുണമെന്ന് പറയുന്നോ അതിനല്ല പ്രാധാന്യം. അവിടെ പ്രാധാന്യം തത്വത്തിനാണ്. ആ തത്വത്തിന്റെ ഗ്രഹണമാണ് മുഖ്യം. ബാക്കിയെല്ലാം സാധാരണ പറയും എന്താണ്? വാക ആഡംബരങ്ങൾ, അതേ ഉള്ളൂ. അത് അതിൻ്റെ വിശദീകരണത്തിൽ അതൊക്കെ ആവശ്യമായിട്ട് വരും. ശ്രോതാവിനെ പിടിച്ചിരുത്തുന്നതിന് വേണ്ടി, ശ്രോതാവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാക ആഡംബരം ഉപയോഗിക്കാറുണ്ട്. അതികവിഞ്ഞൊന്നുമില്ല. അതുകൊണ്ടിവിടെ പറയുന്നു, ഇവിടെ സ്വതന്ത്രനായ കർത്താവ് അല്ലെങ്കിൽ മുഖ്യമായ കർത്താവ് എന്ന് പറയുന്നു പരമേശ്വരനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ്. മറ്റുള്ള കർത്താക്കൾ ഒരുപാടുണ്ട്, അവർക്കൊന്നും അപൂർണ സ്വാതന്ത്ര്യമില്ല. നമ്മൾ ധരിക്കും നമ്മൾ സ്വതന്ത്രനായ കർത്താവാണ്, അത് ആപേക്ഷികമാണ്. വ്യാകരണത്തിൽ നമ്മൾ പഠിക്കും സ്വതന്ത്ര കർത്താവ്. കർത്താവിൻ്റെ ലക്ഷണം പറയുമ്പോൾ പറയും കർത്താവ് സ്വതന്ത്രനാണ്. പക്ഷെ അത് ആപേക്ഷിക സ്വാതന്ത്ര്യമേ ഉള്ളൂ. അതുകൊണ്ടിവിടെ പരമേശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ കർത്താവായി സ്വീകരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിക്കരുത്, ബ്രഹ്മം സൃഷ്ടിക്കുന്നില്ല, ഈശ്വരൻ സൃഷ്ടിക്കുന്നു, ഇതെല്ലാം പറഞ്ഞ ആൾക്കാർ പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മവും സൃഷ്ടിക്കുന്നുണ്ട്, ഈശ്വരനും സൃഷ്ടിക്കുന്നുണ്ട്, ഇത് രണ്ടല്ല, അദ്വൈതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ അതിനെ സമന്വയ ദൃഷ്ടിയോടുകൂടി മനസ്സിലാക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒന്ന് തന്നെ, അതിനേകമായ തത്വമെന്നോ മുഖ്യമായ തത്വമെന്നോ പരമാർത്ഥമായ തത്വമെന്നോ എല്ലാം പറഞ്ഞ താല്പര്യം വന്നിരുന്നു. അത് പലതായിരിക്കുകയാണ്. ഈ പ്രക്രിയകളെല്ലാം എന്താണ്? ആ ഏകത്വത്തെ അല്ലെങ്കിൽ ആ പരമാർത്ഥത്തെ ഗ്രഹിക്കാനുള്ളതാണ്. അവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഇവിടെ അദ്വൈതത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയണം, അവിടെ സംഖ്യാപരമായ ഏകത്വമുണ്ട്. സംഖ്യാപരമായ ഏകത്വം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒന്നിനെ അപേക്ഷിച്ച് രണ്ട്, ഒന്നില്ല രണ്ടുണ്ടാവും, രണ്ടിനെ അപേക്ഷിച്ച് ഒന്ന്, അതെല്ലാം ആപേക്ഷികമായ ഏകത്വം. അദ്വൈതത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ പരമാർത്ഥം എന്നുള്ളതാണ്. ഇവിടെ സംഖ്യയുടെ വീഴ്ചയിലല്ല പറയുന്നത്. സംഖ്യയുടെ വീഴ്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്വന്ദ്വമായി പോകും. സംഖ്യകളെല്ലാം ആപേക്ഷികമാണ്. ഏകമെന്ന് പറയുന്ന ഒരിക്കലും നിരപേക്ഷമല്ല. പക്ഷെ പരമാർത്ഥം എന്ന് പറയുന്നതോ അത് നിരപേക്ഷമാണ്. പരമാർത്ഥ സ്വരൂപം, പരമാർത്ഥ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണത്? പരമാർത്ഥ കാരണമാണ്. ഏക കാരണം എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പമില്ല. കാരണം ഏക കാരണം അങ്ങനെ ഒന്നിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇവിടെ ഏകം അങ്ങനെ ഒന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഏക കാരണത്തെ കാണും. അതുകൊണ്ട് അദ്വൈതി പറയുന്ന എന്താണത്? പരമാർത്ഥമാണ്, പരമാർത്ഥ കാരണമാണ്. ഈ പരമാർത്ഥം എന്ന് പറയുന്ന ഒരു കൽപ്പനയല്ലേ? ഒരിക്കലുമല്ല. എന്തുകൊണ്ടല്ല? അപ്പൊ എങ്ങനെ നിങ്ങൾ പരമാർത്ഥത്തെ കുറിച്ച് പറയും? എന്ത് വരി സാപേക്ഷങ്ങളായിരിക്കുന്നവയെ ആശ്രയിക്കാതെ നിലനിൽക്കുന്നതേതോ അതാണ് പരമാർത്ഥം. അതിനാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. സാപേക്ഷങ്ങളായിരിക്കുന്ന എന്താ? ഇതെല്ലാം നമ്മുടെ ഈ അനുഭവ തലത്തിൽ വരുന്ന ഇവിടെ എന്ന് വെച്ചാൽ ജാഗ്രത്തിൽ നമ്മുടെ അനുഭവത്തിൽ വരുന്ന സർവവും സാപേക്ഷമാണ്. നിരപേക്ഷമായ ഒന്ന് അങ്ങനെ ഒന്നും നമ്മുടെ അനുഭവ തലത്തിൽ വരുന്നില്ല. ഏകമെന്ന് പറഞ്ഞാലും ദൗ എന്ന് പറഞ്ഞാലും എല്ലാം സാപേക്ഷ്യങ്ങളാണ്. ഈ സാപേക്ഷ്യങ്ങളെ ആശ്രയിക്കാതെ നിലനിൽക്കുന്ന ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിരപേക്ഷമാണ്. ഉണ്ടോ എന്നെന്താ സംശയം ചോദിക്കുന്നു? ഉണ്ട്. നിരപേക്ഷമായ ഒരു സ്ഥിതി നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഒന്നിനുമില്ലെങ്കിലും നമുക്കുണ്ട്. അതുകൊണ്ടാണ് അതിന് പരമാർത്ഥം എന്ന് പറയുന്നത്. എങ്ങനെ ഒരു നിരപേക്ഷമായ സ്ഥിതിയിൽ നിന്ന്, നിരപേക്ഷമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒന്നിനെ അപേക്ഷിക്കാത്ത ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇതായി ജാഗ്രതയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിരപേക്ഷമായ. ഇവിടെയും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു തലത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നതുകൊണ്ട് നമുക്കതിനെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് പറയാം നമുക്ക് നിരപേക്ഷമായ ഒരു സ്വരൂപമുണ്ട്, നിരപേക്ഷമായ ഒരു സ്ഥിതിയുണ്ട്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ ഈ ജാഗ്രതയിലേക്ക് വരുന്നതിന് മുമ്പ് സാപേക്ഷമായിരുന്നു? പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? നാനാ അനുഭവങ്ങളോടുകൂടിയിരിക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ സാപേക്ഷത. അതുകൊണ്ട് തന്നെ ഇതൊന്നും പരമാർത്ഥമല്ല. നമ്മൾ സ്വയം പറയുന്നതൊന്നും അത് മിഥ്യ എന്നുള്ള അർത്ഥത്തിലായാലും ശരി, അസത്ത് എന്നുള്ള അർത്ഥത്തിലായാലും ശരി, പരിണാമി എന്നുള്ള അർത്ഥത്തിലായാലും ശരി, പല രീതിയിൽ പറയും ശാസ്ത്രകാരന്മാർ. ചിലർ പറയും ഇത് പരിണാമി ആയതുകൊണ്ട് അനിത്യമാണെന്ന് ചിലർ പറയും, അങ്ങനെയാകാം. ചിലർ പറയും ഇത് രജ്ജസർപ്പം പോലെ മിഥ്യ ആയതുകൊണ്ട് ഇത് അസത്യമാണെന്ന് പറയും. ചിലർ പറയും അല്ല, ഇത് അസത്താണ്, ശൂന്യമാണ്, അതുകൊണ്ട് ഇത് പരമാർത്ഥമല്ല എന്ന് പറയും. എങ്ങനെയോ പറയാം. ഏത് തരത്തിലായാലും എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണ് ചിന്തകന്മാർ, ഇത് പരമാർത്ഥമാണ്. നാശം നമ്മുടെ അനുഭവത്തിൽ സിദ്ധമാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഇത് പരമാർത്ഥമാണെന്ന്? അതിന് കാരണം ഇതെന്താണ്? നമ്മുടെ അനുഭവം സാപേക്ഷമായിരിക്കുന്നു. പക്ഷെ നിരപേക്ഷമായെന്നുണ്ടെങ്കിൽ എന്താണത്? അത് പരമാർത്ഥമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ആ പരമാർത്ഥ സത്യം, അതിനെ ഒരു സംഖ്യ കൊണ്ട് അതിനെ വിവച്ഛേദിക്കാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ അതിനെ വേർതിരിച്ച് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിന് ഏകമെന്നോ രണ്ടെന്നോ ഒന്നെന്നോ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏകമെന്ന് പറയുന്നിടത്തും അതിൻ്റെ താല്പര്യം എന്താണ്? അത് പരമാർത്ഥമാണ്. അതുകൊണ്ടിവിടെ സ്വാതന്ത്ര്യമായ കർത്താവ്, പരമാർത്ഥമായ കർത്താവ് ഈശ്വരനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് എന്തെയാണോ പറയാം. അതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ദോഷമുണ്ട്, തത്വത്തെ ഗ്രഹിക്കാതെയാണ് പറയുന്നതെങ്കിൽ ദോഷമുണ്ട്. മറ്റുള്ളതെല്ലാം സാപേക്ഷമാണ്. അതുകൊണ്ട് പറയുന്നതൊന്നും സ്വതന്ത്രമായ കർത്താവല്ല. അതുകൊണ്ട് പരമേശ്വരൻ ജന്മാദ്യസ്യത അവിടെ അതാണ് പറയുന്നത്. യസ്യവ ഏതത് കർമ്മ അവിടെ പറഞ്ഞു. ഈ കർമ്മം, ഈ കർമ്മം എന്ന് പറയുന്നത് കർമ്മം പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല, പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്നു, അതിനാണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് കർമ്മത്തിന് പല അർത്ഥമുണ്ട്. അപ്പോൾ ഈ ജഗത്തെന്നാണ് അർത്ഥം ഇവിടെ. ഈ കർമ്മം ആരുടേതാണ്? ഈ ജഗത്ത് ആരുടെ സൃഷ്ടിയാണ്? അത് സ്വതന്ത്രമായ കർത്താവ് അല്ലെങ്കിൽ പരമാർത്ഥമായ കർത്താവ് എന്ന് പറയുമ്പോൾ അദ്വൈതത്തിൽ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നാണ് ഇത് പ്രാണന്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ മായയുടെ സൃഷ്ടിയാണ്, ജീവന്റെ സൃഷ്ടിയാണ്, പല രീതിയിലും പറയുമെങ്കിലും അവിദ്യയുടെ സൃഷ്ടിയാണ്. ഇവിടെ പരമാർത്ഥമായ കർത്താവായിട്ട് ബ്രഹ്മത്തിനെ സ്വീകരിക്കുന്നുണ്ട്. മറ്റുള്ളതിലെല്ലാം കർത്തൃത്വം പറയുന്നുണ്ടെങ്കിലും അതൊന്നും പരമാർത്ഥമല്ല. ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ഏതൊരു പരമാർത്ഥ തത്വത്തെയാണോ പറയുന്നത് അതിനെ മാത്രമേ അദ്വൈതത്തിൽ സൃഷ്ടിക്ക് കാരണമായി പറയുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അവിടെ അദ്വൈതത്തിന് ഹാനി വരത്തില്ലെന്ന് ചോദിച്ചു. പരമാർത്ഥത്തിൽ സൃഷ്ടി സംഭവിക്കാമെന്ന് മുമ്പ് പറഞ്ഞു. അങ്ങനെ ഒരു സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥവും സൃഷ്ടിയും അങ്ങനെ ദ്വൈതം അതുകൊണ്ട് സംഭവിക്കുന്നില്ല. പരമാർത്ഥം തന്നെയാണ്. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. മൃത്തും ഘടവും പോലെ, സ്വർണവും ആഭരണവും പോലെ എന്തെല്ലാം പറയുന്നുണ്ട് അല്ല, രജ്ജുവും സർപ്പവും പോലെ എന്ത് വേണോ പറയാം. അവിടെ അത് തന്നെയാണ്, പരമം അത് തന്നെയാണ്. ഇവിടെ പറയുന്ന സ്വതന്ത്രമായ കർത്താവ്, മുഖ്യമായ കർത്താവ് അത് തന്നെയാണ്. മായെ മായ പറയുന്നുണ്ടല്ലോ, മായ ഇല്ലെങ്കിൽ സൃഷ്ടി നടക്കും. മായ അംഗീകരിക്കുന്നുണ്ടല്ലോ, മായ മാത്രം അംഗീകരിച്ചാൽ പോലുള്ളൂ, എന്നെയും നിന്നെയും എല്ലാം അംഗീകരിക്കണ്ടേ? അദ്വൈതം പറയുന്നിടത്ത് പ്രപഞ്ചത്തെ അംഗീകരിക്കണ്ടേ? എല്ലാം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അത് അവിടെ ഒന്നും അദ്വൈതഹാനിയില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ട്, മായ നമ്മുടെ അനുഭവമാണ്. മായയും മായാകാര്യങ്ങളും എല്ലാം ഓരോരുത്തരിലും ഉണ്ട്, ഓരോ ജീവന്മാരിലും ഉണ്ട്. എല്ലാം മായാവികളാണ്. ആരും ഒരുത്തനും എന്താണ് പരമാർത്ഥമായിരിക്കുന്നില്ല, എല്ലാം മായാവികളായിരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലൂടെ സർവവും കെട്ടിരിക്കുമ്പോൾ മായ അംഗീകരിക്കുന്നു. എങ്ങനെ? മായയും ആ പരമാർത്ഥ വസ്തുവായി തന്നെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പരമാർത്ഥ കാരണം ബ്രഹ്മത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു മായ അങ്ങനെ ചിന്തിക്കാൻ വയ്യ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് വേണ്ടേ അത് സൃഷ്ടിക്കാൻ? അങ്ങനെ ഒന്നില്ലല്ലോ. മൃത്തിൽ നിന്ന് വേറിട്ടൊരു പാത്രം ഉണ്ടായിട്ട് വേണ്ടേ മൺപാത്രം? പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അങ്ങനെ ഒന്നില്ലല്ലോ. മായാവിയിൽ നിന്ന് വേറിട്ടൊരു മായ ഇല്ലാത്തത് കൊണ്ട് മായയിലും മുഖ്യമായ കർത്തൃത്വമില്ല, അതും ആ മായാവി തന്നെയാണ്. ഇതാണ് അദ്വൈതം. അവിടെ ഒരു കാരണവശാലും രണ്ടാമതൊന്നിന് നിലയില്ല. ഇവിടെ എന്താണ് കാര്യം? നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്. ഈ രീതിയിൽ മനസ്സിലാകുമ്പോൾ സർവസംശയ നിവൃത്തി വരികയാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ ഗ്രഹിക്കുമ്പോൾ തന്നെ. പിന്നെന്താ ചിന്തിക്കേണ്ട ആവശ്യം? മറിച്ച് ബ്രഹ്മം വേറെ, ഈശ്വരം വേറെ, പിന്നെ ഒരു മായ, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് പരിഹാരമില്ല. സംശയ നിവൃത്തി എന്ന് പറയുന്നൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ നൂറുകണക്കിന് പ്രക്രിയകളുണ്ടാക്കി ഇങ്ങനെ ചിന്തിക്കാം. വളരെ ജടിലമായ തർക്കവിതർക്കങ്ങളിലൂടെ കടന്നു പോകാം. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന ഭാഷകാരൻ അത് കിട്ടാതെ. ഇത് ഭാഷകാരന് മാത്രം സാധിച്ചിട്ടുള്ള ഒരു കഴിവാണ്. ഇതേ ഒരു കാര്യം ഭാഷകാരന് ശേഷം പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വിജയിച്ചിരിക്കാം അപൂർവം പേര്. എന്ന് വെച്ചാൽ അദ്വൈതത്തിന്റെ വ്യാഖ്യാതാക്കളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒരു കാട് കയറിപ്പോയി. ജടിലങ്ങളായ പ്രക്രിയകളെ ഉണ്ടാക്കി ആൾക്കാർക്ക് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കി. ഒന്നുണ്ട്, എന്താണോ വലിയ പണ്ഡിതന്മാർക്ക് വിദ്വാൻമാർക്ക് ഒരു പക്ഷേ അന്നും ആശയക്കുഴപ്പം ഉണ്ടാകത്തില്ല, അവർക്കുണ്ടായെന്നല്ല ഞാൻ പറയുന്നു, ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഇതെല്ലാം ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കും, പാണ്ഡിത്യം ഭാരമായി തീരും. മലയാളത്തിൽ പറയും എടുക്കാച്ചരക്കം എന്ന് പറയും. ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെയായി മാറും. അതല്ല ഭാഷ്യപ്രക്രിയ എന്ന് പറയുന്നു. ഇതിനെപ്പോഴും വിവാദങ്ങൾ, എപ്പോഴും ആൾക്കാർ തർക്കവും വിതർക്കവും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. യസ്യവായത് കർമ്മ ഇത്യവി പറയുന്നത് ഇതാരുടെ കർമ്മമാണ്? പരമാത്മാവിൻ്റെ, ബ്രഹ്മത്തിൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജഗത്ത്, ഈ സൃഷ്ടി. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കർമ്മണി പ്രത്യയമാണ്. ഇതും എന്താണ്? പരമാത്മാവിനെ യോജിക്കും. നയം പരിസ്പന്ദ ലക്ഷണസ്യ ധർമാധർമ്മ ലക്ഷണസ്യവ കർമ്മണോ നിർദ്ദേശ. ഈ കർമ്മം എന്ന് പറയുന്നത് പരിസ്പന്ദ രൂപത്തിലുള്ള കർമ്മമല്ല, ധർമാധർമ്മ രൂപത്തിലുള്ള എന്നുവെച്ചാൽ പുണ്യഭാവ രൂപത്തിലുള്ള കർമ്മമല്ല. ഇവിടെ കർമ്മമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. ആരുടെ കർമ്മം? ഈശ്വരന്റെ കർമ്മം. അപ്പോൾ ഈ പ്രപഞ്ചത്തെ കാണുകയും ഈശ്വരനെ കാണാതിരിക്കുകയും ചെയ്യുന്നവനോട് പറയുകയാണ്. അങ്ങനെ ആണെന്നു പറയുകയാണ്. ഇവിടെ ഈ പ്രപഞ്ചം ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതേസമയം ഈ തത്വത്തെ ഗ്രഹിക്കുകയും ആ തത്വത്തിൽ നിന്ന് അന്യമായൊരു പ്രപഞ്ചത്തെ കാണുകയും ചെയ്യുന്നില്ലെങ്കിൽ അവനോടത് പറയേണ്ട കാര്യമില്ല. അവനാണ് നമ്മൾ അദ്വൈതി എന്ന് പറയുന്നത്. എന്ന് മനസ്സിലായോ മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കാറില്ല. കാരണം എനിക്കിത് മനസ്സിലാവും, കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ല എന്നൊരു ധാരണ എനിക്കില്ല. എനിക്ക് മനസ്സിലാവും, കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ മനസ്സിലാക്കാത്തവരും കാണും, അത് ഉറങ്ങുന്നവരായിരിക്കും. അവർക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവർ അദ്വൈതമായിരിക്കുന്നു, പിന്നെ എന്തിനാ ഇതൊക്കെ മനസ്സിലാകും? സാക്ഷാത് ബ്രഹ്മമായിരിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക. രണ്ടിലൊന്നേ ഇവിടെ സംഭവിക്കൂ, മൂന്നാമതൊന്നും സംഭവിക്കത്തില്ല. രണ്ടായാലും ദോഷമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താത്തത്. ചെല്ലു പറയുന്ന കേട്ട അങ്ങനെ തോന്നുന്നു, പറയുന്ന ആളിന് മനസ്സിലാവും, കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനൊരു സാധനമല്ല ഇത്. പിന്നെ ചെല്ലു ചോദിക്കും മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയുന്ന ആളിനും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നുള്ളതാണ്. പണ്ട് ഞാൻ ഒരാളുടെ അടുത്ത് വ്യാകരണം പഠിക്കാൻ പോയി. ഇയാൾ ഓരോ കാര്യം പറഞ്ഞിട്ട് എന്നോട് ചോദിക്കും, മനസ്സിലായോ മനസ്സിലായോ. എനിക്ക് ചോദിച്ചു, ഇയാൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നു? വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു മാസത്തോളം പഠിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അവസാനം എങ്ങനെയോ എനിക്ക് മനസ്സിലായി. എങ്ങനെയോ എങ്ങനെ മനസ്സിലായിന്ന് എനിക്കൊന്നും പിടി കിട്ടിയിട്ടില്ല. അയാൾ എന്നോട് ചോദിച്ചു, മനസ്സിലായോ? ഞാൻ പറഞ്ഞു, മനസ്സിലായി. ഏ മനസ്സിലായോ? എനിക്കിതുവരെ ഇത് മനസ്സിലായില്ല. സത്യമാണിത് കഥ പറയുന്നതല്ല. ഇതുവരെ എനിക്കിത് മനസ്സിലായില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്നോട് ചോദിച്ചത് മലയാളിയാ പഠിപ്പിച്ചത് എന്ന് മാത്രം പറയാം. അതുപോലെ മനസ്സിലായോ മനസ്സിലായോ എന്ന് വെച്ചാൽ അർത്ഥം ചോദിക്കുന്നതാണ് മനസ്സിലായില്ല. വളരെ കഠിനമാണ് കഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ പറയുന്നതാണ് ഇത് കഠിനമാണ് കഷ്ടമാണ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കർമ്മമെന്ന് പറയുന്നുണ്ട്, അങ്ങനെയും ധരിച്ചല്ലേത്. അങ്ങനെ ധരിച്ചാൽ പുണ്യപാപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്താ വരുന്നത്? ഇവിടെ ജീവനെ ഗ്രഹിക്കേണ്ടി വരും. പരിസ്പന്ദനം എന്ന് വെച്ചാൽ ചലനം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം. ആണെങ്കിലോ സാധാരണ കർമ്മത്തെ ഗ്രഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ കർമ്മം എന്നുള്ളതുകൊണ്ട് ജഗത്തിനെ എടുക്കണം. അതിൻ്റെ കർത്താവ് പരമേശ്വരൻ തന്നെയാണോ? ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പലർക്കും അതങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് എന്തോ ചില മിഥ്യാധാരണകൾ നമ്മുടെ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ അല്ല, നമ്മളെന്ന് പറയാൻ പറ്റില്ല. ഈശ്വരനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരും മറ്റുണ്ട്. ഈശ്വരനെ നിഷേധിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെ സംബന്ധിച്ച്. അതിന് പ്രധാന കാരണം അവരുടെ മനസ്സിൽ ഈശ്വരനെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളാണ്. അത് ഈശ്വര തത്വവുമായി പൊരുത്തപ്പെടുന്നതല്ല. വിശേഷിച്ച് ഇവിടെ ഭാഷ്യകാരം പറയുന്നു ഈശ്വര തത്വവുമായി. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ് ഞാൻ പരിഹസിക്കും. ഇവിടെ ഭാഷ്യകാരം പറയുന്ന തത്വമാണെങ്കിൽ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മറിച്ച് അത് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നിഷേധിക്കുന്നതിന് മുമ്പ് 100 വട്ടം ചിന്തിക്കണം, ഇത് നിഷേധിക്കാമോ? പരിഹസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഈശ്വരനെ സംബന്ധിച്ചുള്ള സങ്കല്പ വികല്പങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്നും ഒരു സാമാന്യ യുക്തിയോട് നിരക്കാത്തതായിരിക്കും, നമ്മുടെ അനുഭവത്തിന് നിരക്കാത്തതായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പരിഹസിച്ച് തള്ളേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ കർമ്മം എന്ന് പറയുന്നുണ്ട് ജഗത്തിനെടുക്കണം, മറ്റ് രണ്ടും എടുക്കരുത്, ക്രിയ എന്നുള്ള അർത്ഥത്തെ എടുക്കരുത്, പുണ്യപാപങ്ങളെ എടുക്കരുത്. എന്തുകൊണ്ട്? കയോ അന്യതരസ്യാപി അപ്രകൃതത്വ. ഇവിടെ കൗശീക ബ്രാഹ്മണത്തിൽ, ബ്രാഹ്മണ ഉപനിഷത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിൽ മറ്റു തരത്തിലുള്ള കർമ്മമോ പുണ്യപാപങ്ങളോ ഒന്നും ഇവിടെ കടന്നു വരുന്നില്ല. ഇവിടെ കടന്നു വരുന്ന ജഗത്താണ്, അപ്രകൃതമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്രകൃതമായ കാര്യം സംസാരിക്കാൻ പാടില്ല. അത് സംവാദത്തിലെ വാദ കഥയിലെ ഒരു നിയമമാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ സംസാരിക്കാൻ യോഗ്യനല്ലെന്നാണ്. നമ്മൾ ചിലപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടി വിഷയം വിട്ട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. പക്ഷെ ദൂരമുള്ള ഒരു ചർച്ചയിൽ അത് പാടില്ല. നമ്മൾ തമാശ എന്തിനു പറയുന്നു? ചർച്ചയ്ക്ക് ഗൗരവമില്ലാതെ വരും. ചർച്ചയ്ക്ക് ഗൗരവമില്ലാതെ വന്നാൽ നമുക്ക് ഉറക്കം വരും, ഉണരാൻ വേണ്ടി തമാശ പറയേണ്ടി വരും. ഗൗരവമുള്ള ചർച്ചയാണെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല, മനസ്സുണർന്നിരിക്കും, ഉന്മേഷത്തോടെ ഇരിക്കും, ഉറങ്ങാൻ പറ്റത്തില്ല. മനസ്സിനൊരു ഉന്മേഷം വന്നാൽ ഉറക്കം അത് കടന്നു വരാൻ പറ്റത്തില്ല. ഉള്ളിൽ ആ ഗൗരവം വരുമ്പോൾ പിന്നെ അവിടെ തമാശയുടെ ആവശ്യമൊന്നുമില്ല. എന്നോടൊരാൾ പറഞ്ഞു, സ്വാമിയുടെ ഈ ക്ലാസ് കേൾക്കണമെങ്കിൽ കടുപ്പത്തിലൊരു ചായയുടെ കയ്യിൽ വേണം. നേരിട്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു, എന്തിനു നിങ്ങൾ ചായയിൽ ഒതുക്കണം? അതിലും കടുപ്പമുള്ള ചില സാധനങ്ങൾ കിട്ടും, അതിരുന്നാൽ കുറച്ചുകൂടെ ഇത് ഗംഭീരമായിരിക്കും. ചായലും അതൊക്കെ ഉണ്ട്. പറയുന്നത് ശരിയാണ്, കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു മനസ്സ് വേണം. എന്തായാലും ഭാഷകാർ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒരുവനൊരു യോഗ്യത വേണം, എന്താ പറ്റത്തില്ല. യോഗ്യത ഇല്ലാത്തവന് ഈ പറയുന്ന പോലെ ചായയോ അല്ലെങ്കിൽ ചായ ചായക്കപ്പുറം രണ്ടക്ഷരമുള്ളതോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതാരുടെയും കുറ്റമല്ല. അതും ഒരു അനുഭവം ഉണ്ടായി. ഇവർക്ക് ഞാനങ്ങനെ പബ്ലിക്കായിട്ടിത് ചർച്ച ചെയ്യാറില്ല. സാന്ദർഭികമായ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ചർച്ചയുണ്ട്. അത് അവർ നിരന്തരം ഇത് കേൾക്കുന്ന ആൾക്കാരാണ്, ശ്രോതാക്കളാണ്. അവിടെ ഇത് ചർച്ച ചെയ്തപ്പോൾ 10-25 പേരുണ്ട്. അവിടെ ചർച്ച തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് എന്താണ്, ഒരാൾ എല്ലാവരുടെയും മുമ്പിൽ ചായ കൊണ്ടുവയ്ക്കുന്നു. ഇത് സത്യമാണ്, കഥയല്ല. എൻ്റെ മുമ്പിലും ഒരു ചായ കൊണ്ടുവച്ചു. ഞാൻ ചോദിച്ചത് എന്തിനാ, മുഴുമയ്ക്കാൻ ഞാൻ അനുവദിച്ചില്ല. അപ്പോൾ നമുക്ക് ചായ കുടിച്ചോണ്ട് ചർച്ച ചെയ്യാം. മോദിയെ പോലെ ചായ കുടിച്ചോണ്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയം, സമുദായം, സാമൂഹ്യം. ഞാൻ പറഞ്ഞു ഇതങ്ങനെ ചായ കുടിച്ച് ചർച്ച ചെയ്യുന്നതല്ല, മുമ്പാണ്. അപ്പോഴും മോദിയൊന്നും തുടങ്ങിയിട്ടില്ല. അത് മുമ്പ് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന മഹാപണ്ഡിതനായ വിശ്രുതനായ ആചാര്യൻ ചായ കുടിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞു എടുക്കുന്ന പറഞ്ഞു. ഇവിടെ അത് നടക്കത്തില്ല. ഇവിടെ ചായ അല്ലെങ്കിൽ എന്താ കാരണം, ഇല്ലെങ്കിൽ ഉറക്കം വരും. ഉറക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചായ. പറഞ്ഞ അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു പ്രത്യേകതരം കസേരയുണ്ട്, ആ കസേര ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് ഷോക്കടിക്കും, കറണ്ടിൻ്റെ ഷോക്ക്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. അങ്ങനെ കുറെ കസേര വാങ്ങി ഇവിടെ ഇടുന്നു. അപ്പോൾ ആരും ഉറങ്ങത്തില്ല. ചായ കാട്ടും നല്ല അതാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ട്. ചിലരുടെ ബുദ്ധി ശരിയാകുകയും ചെയ്യും. കേൾക്കാതിരിക്കുന്നവർ പലരുടെയും പലരുടെയും ബുദ്ധിക്ക് പല കുഴപ്പങ്ങളുണ്ടല്ലോ. ഈ ഷോക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഉണർവോടുകൂടിയിരുന്ന് കേട്ടുകഴിഞ്ഞാൽ ഗൗരവമുള്ള ചർച്ചയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. ഭാഷകാരോട് പറയുന്നു, തൈവരന്യദൃശ്യ പ്രകൃതത്വ. ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ വേറെ ഒരു സ്ഥലത്തേക്കും പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവനെയും പ്രാണനെയും എല്ലാം ഗ്രഹിക്കേണ്ടി വരും. തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാതെയും വരും. അസംശബ്ദിതത്വ, ഇവിടെ നേരിട്ട് അത് പറയുന്നുമില്ല. അത് സംശബ്ദിതമല്ല എന്ന് വെച്ചാൽ വ്യക്തമായ ശബ്ദത്തിലൂടെ അത്തരം കാര്യങ്ങളെ ബോധിപ്പിക്കുന്നില്ല. ഇവിടെ പ്രാണനെയോ ജീവനെയോ ബോധിപ്പിക്കുന്നു. പരമാത്മാവിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. നാവി പുരുഷാണ മയ നിർദ്ദേശ. പിന്നെ ഇവിടെ ദേവതകളെ നിർദ്ദേശിക്കുന്നുമുണ്ട്. ശബ്ദം അവിടെ വരുന്നുണ്ട്. ചിലർക്ക് ഒരു കുഴപ്പമുണ്ട്. ശരി, ഈ കുഴപ്പമെന്ന് പറയുന്ന സാധാരണക്കാർക്കുണ്ടാവാം, പക്ഷെ ഭാഷ്യത്തെ വിചാരം ചെയ്യുന്നവർക്ക് അത് വരാൻ പാടില്ല. എന്താണ് ആ തകരാറെന്ന് പറയുന്നത്? എല്ലായിടത്തും ശബ്ദത്തിന്റെ വാച്യാർത്ഥത്തെ എടുക്കും. ഭാഷ വിചാരത്തിലെടുത്തു കഴിഞ്ഞാൽ ആകെ ആശയക്കുഴപ്പമുണ്ടാവും. ശബ്ദങ്ങൾക്ക് വാച്യാർത്ഥമുണ്ട്, പക്ഷെ ഭാഷകാരൻ ആ പദങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്ന ഒരർത്ഥമുണ്ട്, ആ അർത്ഥത്തെ എടുക്കുന്നു. ആ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ ഏകത്വത്തിലേക്ക് അല്ലെങ്കിൽ അദ്വൈയ തത്വത്തിലേക്ക് നയിക്കുന്നതാണ്. അല്ല, നാനാർത്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധി ഭിന്നമായി പോകും, നാനാ പ്രക്രിയകളിലേക്ക് പോകും. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രഹ്മസൂത്രത്തിൻ്റെ തന്നെ ഒരു ഡിസ്കഷൻ കേട്ടു. പ്രധാനമായ തകരാറ് അവിടെ അതാണ്, എന്താണ് വാച്യാർത്ഥത്തെ എടുക്കുന്നത്. ആൾക്കാർക്കാകെ ആശയക്കുഴപ്പമുണ്ടാവും. അത് വരാൻ പാടില്ല. കാരണം ഇവിടെ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഉടക്കി നിൽക്കുന്ന ഏതാണ് പുരുഷന്മാരിൽ ആവർ പുരുഷന്മാരാരാ ദേവതകൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേവതകളെ കുറിച്ചാണ് എന്നും ധരിച്ചുള്ളത്. പിന്നെ എന്തിവിടെ ധരിക്കണം? ഇതേഷാം പുരുഷാണ് കർത്ത ഇത്യവ തേഷാം നിർദ്ദിഷ്ടത്വം. അവിടെ പുരുഷന്മാർക്കല്ല ഇവിടെ പ്രാധാന്യം, ദേവതകൾക്കല്ല പ്രാധാന്യം. കാരണം തൊട്ടടുത്ത് പറയുന്നു ദേവതകളുടെ കർത്താവ്. ദേവതകളുടെ കർത്താവ് ആരാണ്? ബ്രഹ്മമാണ്, പരമേശ്വരനാണ്. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണ്ടേ? വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞു പോയില്ലേ? പുരുഷബ്ദത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട്? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരാളുടെ വ്യാഖ്യാനം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനിക്കുന്ന ആൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ശബ്ദവാച്യത്തിലാണോ നിൽക്കുന്നത്? അതെ, ശബ്ദലക്ഷ്യത്തിലാണ്. അത് മനസ്സിലാക്കണം. എന്നാലേ അദ്വൈതം എന്താണെന്ന് പിടികിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാം. അത്ര ലിംഗവചന വിഗാന പുരുഷാണാം ഷഷ്ടി ബഹുവനമാണ്. അവിടെ ഇവിടെ എന്താണ് തസ്യ കർത്താവൻ ഏകവചനത്തെ നിർദ്ദേശിക്കുകയാണ്. ഏതത് കർമ്മ, അവിടെ ഏകവചനത്തിലാണ്, നമസ്കലിംഗത്തിലാണ്, പുരുഷാണാം പുല്ലിംഗ ശബ്ദം ഷഷ്ടി ബഹുവനമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതെല്ലാം നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ അവിടെയൊക്കെ മനസ്സിലാകും. അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ഭാഷകാരൻ എഴുതിയിരിക്കുന്നത്. ലിംഗവചനങ്ങളൊന്നും പൊരുത്തപ്പെടുന്നില്ല, അർത്ഥം പറയുമ്പോൾ അതെല്ലാം നോക്കണം. അപ്പൊ ഈ ലിംഗവചനങ്ങളെ കുറിച്ച് ബോധമില്ലാതെ ഇതിലെവിടെയാണ് പൊരുത്തം വരുന്നത്, എവിടെയാണ് പൊരുത്തമില്ലാത്തതെന്ന് അറിയാതെ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കുന്നവരുടെ കഥയും തരും. അത് കേൾക്കാനിരിക്കുന്ന വിഡ്ഢികളുടെ കഥയും തരും. ഇതൊക്കെ അറിയാവുന്നവർക്ക് തന്നെ അബദ്ധം പറ്റുന്നു, അറിയാത്തവരുടെ കാര്യം പറയാൻ. അതുകൊണ്ട് പറയുന്നു ഇതിലെല്ലാം ഒരു പൊരുത്തം കണ്ടെത്തണം. പുരുഷന്മാരുടെ കർത്താവ് യസ്യവ ഏതത് കർമ്മ, അവിടെ കർത്താവിന് ഏകവേദനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. അവിടെ കർമ്മത്തെ നപുംസക ഏകവേദനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. പുരുഷാണ ബഹുവേദനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. മാത്രമല്ല നാഭി പുരുഷ വിഷയസ്യ കരവത്യർത്ഥസ്യ ക്രിയാഫലസ്യവായ നിർദ്ദേശ കർത്തൃശബ്ദേനൈവ തയോരുപാതത്വ. ഈ പുരുഷന്റെ ക്രിയയെക്കുറിച്ചോ പുരുഷന്റെ ക്രിയാഫലത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഇവിടെ പറയുന്നു. മറിച്ചെന്താണ്? കർത്ത എന്നുള്ള ഒരു ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആരാണ് കർത്താവ്, ആ കർത്താവിൻ്റെ കർമ്മം എന്താണ്, ആ കർമ്മത്തെയാണ് ഇവിടെ ഏത് കർമ്മ എന്ന് ജഗത്തിന് നിർദ്ദേശിക്കുന്നത്. അവിടെ പുരുഷന്റെ കർത്തൃത്വത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്നെല്ലാം മനസ്സിലാവും. ഇവിടെ പുരുഷൻ സൃഷ്ടിയുടെ കർത്താവുമാകുന്നില്ല, പുരുഷൻ കർമ്മമാകുന്നില്ല. ആ പുരുഷൻ കർമ്മമാകും എന്താണ് ജഗത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് അത് ഭാഷ്യകാരം പറയും. നേരിട്ടങ്ങനെ ആകുന്നില്ല. അങ്ങോട്ട് പറയുന്നത് പുരുഷ ഉത്പാദകസ്യ കർത്തൃവ്യാപാരം. പുരുഷ ഉത്പാദകമായ ഒരു കർത്തൃവ്യാപാരം അതിനെക്കുറിച്ചല്ല പറയുന്നത്. പുരുഷൻ ജഗത്തിന്റെ ഭാഗമായി വരുന്നു നേരിട്ട്, അതല്ല പറയുന്നത്. പറയുന്നുണ്ട് ക്രിയാഫലാഭ്യാം വിന കർത്തൃത്വ അയോഗ കർത്തൃശബ്ദേനവ തയോർഗ്രഹണം. ക്രിയാഫലം എന്ന് വെച്ചാൽ പ്രവൃത്തിയും ഫലവും. ഇവിടെ കാണുന്നു അവിടെ ഒരു കർത്താവും ഉണ്ടായിരിക്കും, പ്രവർത്തിക്കുന്നവനുണ്ടായിരിക്കും. കർത്താവ് പ്രവർത്തിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രവൃത്തി എന്ന് പറയുന്നു, ക്രിയയും ഫലവും വരും. പ്രത്യേകിച്ച് നിർദ്ദേശിക്കേണ്ട കാര്യമില്ല ഇവിടെ. അതുകൊണ്ട് പുരുഷ വിഷയമായ പ്രവൃത്തിയെക്കുറിച്ചോ പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ചോ അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും പറയുന്നുള്ളത് കേവലം പുരുഷനല്ല. കരവൃത്തി അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിയ. ക്രിയാഫലം എന്ന് പറയുന്ന ക്രിയ കൊണ്ടുണ്ടാകുന്ന കർമ്മം, ഫലമായി വരുന്ന കർമ്മം, അത് പുരുഷ സംബന്ധിയായി പറയുകയല്ല മറിച്ച് ഇവിടെ പറയുന്നത് ഈ ജഗത്തിനെ സംബന്ധിച്ചാണ്. ജഗത്തിന്റെ കർത്താവിനെ കുറിച്ചും ജഗത്താകുന്ന കർമ്മത്തെക്കുറിച്ചും ജഗത് സൃഷ്ടി എന്ന് പറയുന്ന ക്രിയയെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് എന്നാണ്. പരിശേഷ്യ പ്രത്യക്ഷ സന്നിഹിതം ജഗത് സർവനാമന ഏത് ശബ്ദേനെ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് മറ്റൊന്നും ഇവിടെ യോജിക്കാത്തത് കൊണ്ടാണ് പരിശേഷ്യ ന്യായം എന്ന് പറയുന്നത്. തർക്കീയന്മാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്നിനും ശരിയാകാതെ വന്നാൽ പിന്നെ ശേഷിക്കുന്നതോ അതാണ് പരിശേഷം. പ്രത്യക്ഷ സന്നിഹിതം ജഗത് പ്രത്യക്ഷ സന്നിഹിതമായിരിക്കുന്ന പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന ഈ ജഗത്താണ് സർവനാമന ഏത് ശബ്ദം നിർദ്ദേശിച്ചത്. ഏതത് എന്ന് മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സർവനാമ ശബ്ദമാണ്. അതുകൊണ്ട് ജഗത്തിനെയാണ് നിർദ്ദേശിക്കുന്നത്. ആ ജഗത്തിന്റെ കർത്താവ് ആരെന്ന് ചിന്തിക്കണം എന്നാണ്. ക്രിയത ഇതിച്ച തദേവ ജഗത് കർമ്മ. ക്രിയത എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗത്താണ് ഇവിടുത്തെ കർമ്മം. നേരത്തെ പറഞ്ഞാണ് നനു ജഗതപ്പി അപ്രകൃതം അസംശബ്ദിതം ച പറഞ്ഞു. ഇവിടെ ജഗത്തെന്ന് പറയുന്ന ഒരു വിഷയം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ജഗത്തെന്ന് പറയുന്ന ഒരു ശബ്ദവുമില്ല. നേരത്തെ പറഞ്ഞല്ലോ അസംശബ്ദിതത്വ അപ്രകൃതത്വ എന്നെല്ലാം പറഞ്ഞാണല്ലോ നിഷേധിച്ചത്. കർമ്മമെന്ന് പറയുന്നതുകൊണ്ട് ക്രിയ എടുക്കാൻ പാടില്ല, കർമ്മമെന്ന് പറയുന്നതുകൊണ്ട് പുണ്യഭാവങ്ങൾ എടുക്കാൻ പാടില്ല എന്നുകൊണ്ട് അതിൻ്റെ സന്ദർഭമല്ല ഇത്. അനപ്രകൃതം എന്ന് പറയും, അസംശബ്ദിതം. അതിൽ നിന്ന് സൂചിപ്പിക്കുന്ന പദങ്ങളില്ലാന്ന് സിദ്ധാന്തി പറഞ്ഞു. പൂർവപക്ഷത്തെ നിഷേധിക്കാം. അതേ യുക്തി തന്നെ ഇപ്പോൾ പൂർവപക്ഷി സിദ്ധാന്തത്തെ നിഷേധിക്കാൻ പറയുന്നു. നിങ്ങൾ പറയുന്ന ഈ ജഗത്ത് എന്ന് പറയുന്ന കാര്യം ഇവിടെ ഈ സന്ദർഭത്തിൽ അതിനെ ചർച്ച ചെയ്യുന്നില്ല. അതിനെ സൂചിപ്പിക്കുന്നു. ഒരു പദമില്ലല്ലോ പിന്നെ നിങ്ങൾ ശിവ ഏത് കർമ്മ എന്ന് പറയുന്നുണ്ട്. ജഗത്ത് ജഗത്ത് നിന്ന് എങ്ങനെ ആവർത്തിക്കും? തിരിച്ചു ചോദിക്കുകയാണ്. സത്യമേതത്. അതാണ് രണ്ട് ജഗതപി അപ്രകൃതം അസംശബ്ദിതം ച ജഗത്ത് എന്ന് പറയുന്നത് സന്ദർഭത്തിന് യോജിക്കുന്നു എന്നല്ല എന്നുവെച്ചാൽ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദം കൊണ്ട് പറയുന്നുമില്ല. പറയുന്നെങ്കിൽ ജഗത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നില്ല. ഇവിടെ അതല്ല, ഏതത് കർമ്മ എന്നേ പറയുന്നുള്ളൂ, ജഗത്ത് എന്ന് പറയുന്നില്ല. സത്യമേതത്. ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും അംഗീകരിക്കാനും പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എതിർക്കാൻ വേണ്ടിയുള്ള ഒരു എതിർപ്പല്ല, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ യസ്യവ ഏതത് കർമ്മ എന്നുള്ളതിന് ജഗത്ത് എന്നുള്ള അർത്ഥം തന്നെ കണ്ടെത്തും. എന്തുകൊണ്ട്? തഥാപി അസതി വിശേഷ ഉപാധാന സാധാരണേന അർത്ഥേന സന്നിധാനേന സംഹിത വസ്തു മാത്രസ്യായ നിർദ്ദേശിയിരിക്കും ഇതേ എന്ന വിശിഷ്ട ശരിയാണ്. വിശേഷമായി ഒന്നും ഇവിടെ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ജഗത്തിനെ നിർദ്ദേശിച്ചിട്ടില്ല. അസതി വിശേഷ ഉപാധാനേ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരർത്ഥം പറയുന്നത് തന്റെ വെറും കൽപ്പനയല്ല, അത്തരം അർത്ഥത്തിൽ എത്തിച്ചേരുന്നതിനുള്ള യുക്തികളുണ്ടെന്ന് ഭാഷകാരം വിശദീകരിക്കുകയാണ്. അതുണ്ടോ എന്ന് സംശയിച്ചു ഒരാളടുത്ത്. നമ്മൾക്ക് സംശയമില്ലെങ്കിൽ നമ്മളോട് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. അസതി വിശേഷോപാധനെ വിശേഷിച്ച് ജഗത്തെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണേന അർത്ഥേന സന്നിധാനേന പിന്നെ എന്താണ് പൊതുവായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പൊതുവായ കാര്യം എന്താണ്? ഇവിടെ പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതാണ് സാധാരണ അർത്ഥം. അതാണ് സന്നിധാന സന്ദർഭത്തിലുള്ള ഉള്ളത്. സന്നിഹിത വസ്തു മാത്രസ്യ അയൻ നിർദ്ദേശ, സന്നിഹിതമായ വസ്തു പുരുഷന്മാരെ കുറിച്ച് പറയുന്നു. പുരുഷന്മാരുടെ കർത്താവ് ആരാണെന്ന് പറയുന്നു. അതാണ് സന്നിഹിത വസ്തു. ഇത് ഗമ്യത, അത് ശരിയാണ്. എന്ന വിശിഷ്ട വിശേഷിച്ച ഒരു ജഗത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. എങ്കിലും എന്തുകൊണ്ട് വിശേഷ സന്നിധാന അഭാവം വിശേഷിച്ചത്? ഇവിടെ വിശേഷം എന്ന് പറയുന്നത് സിദ്ധാന്തി പറയുന്നത് ജഗത്തിന്. അങ്ങനെ വിശേഷിച്ചൊന്നിനും ഇവിടെ പറയുന്നില്ല. എന്നാലും ഇവിടെ ജഗത്തെന്ന് എന്തുകൊണ്ട് പറയുന്നു? പൂർവത്രജ ജഗത് ഏകദേശ ഭൂതാനാം പുരുഷാണാം വിശേഷ ഉപാദാനാത് അവിശേഷിതൻ ജഗദേവ ഉപാധിയതേ ഇരിക്കും. പക്ഷെ എന്നാലും ഇവിടെ പുരുഷന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. പുരുഷൻ എന്താണ്? ജഗത്തിന്റെ ഒരു ഭാഗമാണ്. ജഗത് ഏകദേശ ഭൂതാനാം പുരുഷാണാം, ജഗത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന പുരുഷന്മാരെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, വിശേഷിച്ച് പറയുന്നുണ്ട്. അവിശേഷിതം ജഗത്, അങ്ങനെ ഒരു പ്രത്യേക വിശേഷമല്ലാത്ത ജഗത്തിനെ, ആ ജഗത്തിന് ഏവ ഇഹോപാധിയേ, ജഗത്തിന്റെ ഒരു ഭാഗമായ പുരുഷന്മാരുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൂടെ ഏത് കർമ്മ എന്ന് പറയുന്നുണ്ട് ജഗത്താണ് എന്ന് ഗ്രഹിക്കുന്നതിന് ദോഷമില്ല. ഇനി പറഞ്ഞു വന്ന ആ വാദത്തെ സംഗ്രഹിക്കുന്നു. ഏത് ദുഃഖം ഭൂതി ഏദേശം പുരുഷാണാം ജഗദേകദേശ ഭൂതാനാം കർത്ത, ഈ പുരുഷന്മാരുടെ ദേവതകളുടെ ജഗത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ജഗത്തിൻ ഈ പുരുഷന്മാരുടെ കർത്താവ് ആരാണോ അതിന് വ്യാഖ്യാനിക്കുകയാണ്. യസ്യവ ഏത് കർമ്മ എന്നുള്ളത് കിം അനേന വിശേഷേണ യസ്യ കൃഷ്ണമേവ ജഗത് അവിശേഷിതം കർമ്മ. വിശേഷിച്ച് പുരുഷന്മാരുടെ കർത്താവെന്ന് എന്തിനു പറയുന്നു? കേവലം പുരുഷന്മാരുടെ കർത്താവല്ല, ഈ ജഗത്തൊരു സൃഷ്ടിയാണെങ്കിൽ അതിന്റെ കർത്താവ് എന്നെടുക്കണം. കൃഷ്ണമേവ ജഗത് യസ്യ അവിശേഷിതം കർമ്മ. ഈ സമ്പൂർണ്ണ ജഗത്തും ഏതൊരുവന്റെ താണോ എന്നെടുക്കണം. കൃഷ്ണമേവ അവിശേഷിതം കർമ്മ ജഗത് എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനല്ല. പുരുഷനെന്നോ മറ്റെന്തെങ്കിലും ഒന്നും പറയാനില്ല. ക്ഷിതിയെന്നോ അങ്കുരമെന്നോ പറയാനില്ല. ജഗത് ആരുടെ കർമ്മമാണോ അവനെ അറിയണം. അതാണ് ബ്രഹ്മം. ആ അറിവാണ് ബ്രഹ്മജ്ഞാനം എന്നാണ് ഭാഷകാരം പറയുന്നത്. യസ്യ വാ, അവിടെ ഒരു വാശബ്ദം പറഞ്ഞു. വാശബ്ദ ഏകദേശ അവച്ഛിന്ന കർത്തൃത്വ വ്യാവൃത്തിയർത്ഥം. ഇവിടെ വാന്ന് എന്തിനു പറഞ്ഞു? ഉറപ്പിച്ചു പറയുകയാണ്. ഒരംശത്തെ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിട്ട് പുരുഷ ശബ്ദം വന്നുകൊണ്ട് പുരുഷന്മാരുടെ മാത്രം കർത്താവിനെ കുറിച്ച്, ദേവതകളുടെ മാത്രം കർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് വരരുത്. അപ്പോൾ വാ സാറിന് ഉപയോഗിക്കുന്നത് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആശയ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ജഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചല്ല പറയുന്നത്, സമ്പൂർണ്ണ ജഗത്തിൻ്റെ സൃഷ്ടി. ഏകദേശ അവച്ഛിന്ന കടത്തിർത്തു വ്യാപൃത്തിയർത്ഥം. ഏകദേശ അവച്ഛിന്നമായ ഏതെങ്കിലും ഒരു അംശത്തെ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു സൃഷ്ടികർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയണം. നിങ്ങൾ ഗ്രഹിക്കണം, ഇതിനെ എങ്ങനെ ഗ്രഹിക്കണം? ഈ ജഗത്തിന്, പൂർണ്ണമായ ജഗത്തിന് ഒരു സൃഷ്ടികർത്താവെന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏ ബാലാവിന ബ്രഹ്മത്വ അഭിമത പുരുഷാഹ കൃത്യതാഹ തേഷാം അബ്രഹ്മത്വഖ്യാപനായ അവിശേഷ ഉപാദാനം. പിന്നെ ബാലാഗി എന്താ പറ്റിയെന്ന്? ബാലാഗി അജാതശത്രുവിനോട് ബ്രഹ്മമെന്ന് പറഞ്ഞ് ഓരോ ദേവതകളെ കുറിച്ചാണ് പറയുന്നത്. അതല്ല പരമാർത്ഥ ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏ ബാലാകിന ബ്രഹ്മത്വഭിമത പുരുഷാഹ, അതായത് പുരുഷന്മാർ ദേവതകളെല്ലാം ബ്രഹ്മം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ സാധാരണ പറയെ പറയുന്ന പോലെ ഈ ദേവതയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ബ്രഹ്മമില്ല എന്ന് പറഞ്ഞാൽ പോയി. നമുക്കറിയാം ദേവതയും ബ്രഹ്മമാണ്, അതിൽ ദോഷമില്ല. അപ്പോ ബ്രഹ്മത്തെ ദേവതകളിൽ ഒതുക്കി കളയരുത്. ബ്രഹ്മം ദേവതകളെയും ഉൾക്കൊള്ളുന്നതാണ്, അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അത് മനസ്സിലാക്കാതെ ഒരാൾ പറയുന്നു ദേവത ബ്രഹ്മമാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അത് ദേവത മാത്രമാണ് ബ്രഹ്മം എന്നുള്ള ധാരണയിലാകരുത്. ആണ് ബാലാഗിയുടെ താല്പര്യം. പുരുഷാഹ ബ്രഹ്മത്വഭിമതാഹ പുരുഷാഹ, പുരുഷന്മാരാണ് ബ്രഹ്മമെന്നായിരുന്നു. തേഷാം അബ്രഹ്മത്വഖ്യാപനായ, ആ പുരുഷന്മാരല്ല, അങ്ങനെയല്ല ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടത്, അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിശേഷ ഉപാദാനം. ശ്രുതി പുരുഷന്മാരെ നിർദ്ദേശിച്ചതിന് വേണ്ടിയിട്ടാണ്, വിശേഷിച്ച് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. സാമാന്യമായി സർവത്തെയും ബ്രഹ്മമായി ഗ്രഹിക്കുന്നതിന് വേണ്ടി, എന്ന് വെച്ചാൽ പുരുഷ കർത്താവായിട്ടുള്ള ബ്രഹ്മത്തെ ഗ്രഹിക്കേണ്ടത് ജഗത് കർത്താവായി ഗ്രഹിക്കേണ്ടത്. ഏവം ബ്രാഹ്മണ പരിവ്രാജകന്യായ സാമാന്യ വിശേഷാഭ്യാം ജഗത് കർത്ത വേദിതവ്യതയാ ഉപദിശ്യത്തെ. അതിനൊരു സാധാരണ ന്യായം പറയുന്നു, ബ്രാഹ്മണ പരിവ്രാജകന്യായം. ബ്രാഹ്മണ ഭോജയിതവ്യ പരിവ്രാജകാസ്റ്റ് ബ്രാഹ്മണ ശബ്ദ പരിവ്രാജക അന്യ വിഷയ. ഇവിടെ എന്താണ് കുറെ പരിവ്രാജകരുമുണ്ട് ബ്രാഹ്മണരുമുണ്ട്. ഒരു സദസ്സിലും ബ്രാഹ്മണരെ ക്ഷണിച്ചു, പരിവ്രാജകരെയും ക്ഷണിച്ചു. ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ ചാതുർ വർണ്ണയത്തിൽ പെട്ട ബ്രാഹ്മണർ, പരിവ്രാജകനെന്ന് പറയുമ്പോൾ സന്യാസി, രണ്ടു കൂട്ടരെയും ക്ഷണിച്ചു. പക്ഷെ ഈ വന്നിരിക്കുന്ന പരിവ്രാജകരെല്ലാം ബ്രാഹ്മണർ തന്നെയാണ്. ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ ഈ ചാതുർ വർണ്ണയത്തിൽ പെട്ട ബ്രാഹ്മണർ സന്യസിച്ചവർ തന്നെയാണ് അവർ. അപ്പൊ ബ്രാഹ്മണരും ചാതുർവർണ്ണയത്തിലെ ബ്രാഹ്മണരാണ്, പരിവ്രാജകന്മാരും ആ ചാതുർവർണ്ണയത്തിലെ ബ്രാഹ്മണരാണ്. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ പറയുന്നു, ബ്രാഹ്മണ ഭോജയിതവ്യ, അതാ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക. പരിവ്രാജകാസ്ഥ, പരിവ്രാജകർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പരിവ്രാജകർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് കിട്ടാതെ വരും. പക്ഷെ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവ്രാജകർക്കും കിട്ടും. എന്തുകൊണ്ട്? അവരും ബ്രാഹ്മണർ പരിവ്രാജകരായവരാണ്. പിന്നെ ബ്രാഹ്മണ ഭോജയിതവ്യ പരിവ്രാജകാശ്ചാൻ എന്തുകൊണ്ട് പറഞ്ഞു? അവിടെ പറയുന്നതിന്റെ താല്പര്യം, ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് കൊണ്ട് പരിവ്രാജകരിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ബ്രാഹ്മണരെ എടുക്കണം. എന്തുകൊണ്ട്? പരിവ്രാജകൻ എന്ന് പറയുന്നത് അത്യാശ്രമിയാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണ വർണ്ണത്തിൽ അവരെ പെടുത്താൻ പറ്റത്തില്ല, അവർ സന്യാസിമാരല്ലേ. ആ പരിപ്രാജകന്മാര് മുമ്പ് ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും അവര് സന്യാസിമാരായതുകൊണ്ട് അവരെ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞെന്താണ്? ബ്രാഹ്മണ ഭോജീദേവ്യ പരിപ്രാജക. അപ്പൊ പരിപ്രാജക ശബ്ദത്തിന്റെ അവിടുത്തെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ബ്രാഹ്മണ ശബ്ദം പരിവ്രാജകരല്ലാത്ത ബ്രാഹ്മണരെന്ന് അർത്ഥം വരുന്നു. ഒരു വിശേഷാർത്ഥം കിട്ടുന്നു. അപ്പൊ അവിടുത്തെ പരിവ്രാജകർ പൂർവാശ്രമത്തിൽ ബ്രാഹ്മണരായിരുന്നെങ്കിലും അവരെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഗ്രഹിക്കുന്നില്ല. അത് ആ നിയമം അനുസരിച്ച്, സ്മാർത്ത നിയമം അനുസരിച്ച് അവിടെ പരിവ്രാജക ശബ്ദം പ്രയോഗിച്ചതുകൊണ്ട് എന്ത് വരുന്നു? ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് പരിവ്രാജക ഭിന്നനായ ബ്രാഹ്മണൻ എന്ന അർത്ഥം കിട്ടുന്നു. അതേ വ്യക്തി ഇവിടെ ഉപയോഗിക്കണമെന്നാണ്. അതുകൊണ്ടിവിടെ കർമ്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ശിവ ഏത് കർമ്മ എന്നിടത്ത് കർമ്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ പുരുഷ ഭിന്നമായ ജഗത്തിനെ സ്വീകരിക്കുന്നു എന്നാണ്. പുരുഷന്മാരിൽ നിന്ന് അന്യമായ ജഗത്ത് എന്നുള്ള അർത്ഥത്തെ. വാസ്തവത്തിൽ പുരുഷന്മാരും കർമ്മമാണോ? അത് സൃഷ്ടിയല്ല. പുരുഷന്മാരുടെ കർത്താവ് ആരെന്നാണ് അവിടെ ചിന്തിക്കുന്നത്. പക്ഷെ പുരുഷന്മാര് തന്നെ ജഗത്തായിരിക്കെ അവിടെ കർമ്മശബ്ദം പ്രത്യേകിച്ച് ഉപയോഗിച്ചു. അപ്പൊ ബ്രാഹ്മണ പരിവ്രാജക ന്യായമനുസരിച്ച് ആ കർമ്മശബ്ദം കൊണ്ട് പുരുഷന്മാരിൽ നിന്ന് ഭിന്നമായ ജഗത്തിനെ സ്വീകരിക്കണം. പുരുഷ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെ സ്വീകരിക്കാം. അപ്പോൾ പുരുഷന്മാർ ഉൾപ്പെടെയുള്ള ജഗത്ത്, ദേവതകൾ ഉൾപ്പെടെയുള്ള ജഗത്ത്, അതിൻ്റെ കർത്താവാണ് പരമേശ്വരൻ എന്ന് കിട്ടും. അത് ഇവിടെ ജഗത് കർത്താവ് ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പുരുഷ ശബ്ദം പ്രത്യേകം പ്രയോഗിച്ചത് ഒരു തടസ്സമല്ലേന്ന് ചിന്തിക്കുന്നവർക്കൊരു സമാധാനം പറയുകയാണ്. ദോഷമില്ല, നമുക്കെന്താ വേണ്ടത്? സമ്പൂർണ്ണ ജഗത്തിന്റെ കർത്താവ് ഈശ്വരൻ എന്ന് കിട്ടണം. എന്നാൽ സമ്പൂർണ്ണ ജഗത്ത് എന്നൊരു പ്രയോഗം ഇവിടെ ഇല്ലതാണ്. ജഗത്ത് എന്നുള്ള ശബ്ദം പോലുമില്ല. ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്ന സന്ദർഭമുണ്ട്. ആകെയുള്ള എന്താണ്? ഏത് കർമ്മ ഒരു ശബ്ദമോ. അവിടെ ബ്രാഹ്മണ പരിവ്രാജക ന്യായമനുസരിച്ച് പുരുഷ ശബ്ദം പ്രയോഗിച്ചതുകൊണ്ട് തന്നെ ജഗത്ത് എന്നുള്ളതുകൊണ്ട് പുരുഷ ഭിന്നമായ കർമ്മശബ്ദം കൊണ്ട് പുരുഷ ഭിന്നമായ ജഗത്ത് എന്ന് കിട്ടും. പുരുഷ ശബ്ദം പ്രയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെയും ഗ്രഹിക്കാം. അപ്പൊ സമ്പൂർണ്ണ ജഗത്ത് അതിന്റെ കർത്താവ് ഈശ്വരനാണ് എന്ന് കിട്ടും. ഇവിടുത്തെ സിദ്ധാന്തം എന്താണെന്ന് വെളിപ്പെടുത്തി. ഇവിടെയും ശ്രുതി പ്രകാശിപ്പിക്കുന്നത് ജഗത്തിന്റെ കർത്താവായ ബ്രഹ്മത്തെയാണ്. ഇതാണ് ഭാഷ്യകാരൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ജഗത് വാജിത്വാച്ച്. അവിടെ ഏതത് കർമ്മ എന്നുള്ള ശബ്ദം കൊണ്ട് ജഗത്തിനെ പറയുന്നത് കൊണ്ടും ഇവിടെ കർത്താവായി ബ്രഹ്മത്തെ സ്വീകരിക്കണം. ജീവ മുഖ്യ പ്രാണലിംഗം നേടിച്ച് തത് വ്യാഖ്യാതം. അടുത്ത് വീണ്ടും ഇതിന് ഒരു പൂർവോക്ഷം പറയുന്നു. അഥയുക്തം വാക്യശേഷഗത ജീവലിംഗാൻ മുഖ്യ പ്രാണലിംഗാച്ച തയോരവ അന്യതര ഇഹഗ്രഹണം ന്യായം ന പരമേശ്വരസ്യതി പറയുന്നു. വാക്യശേഷം തുടർന്നു വരുന്ന ഭാഗത്തും ഔഷധിക ബ്രാഹ്മണത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് തുടർന്നു വരുന്ന വാക്യശേഷം എന്ന് പറയുന്നതാണ്. അവിടെയും ജീവൻ ആണ് എന്ന് ബോധിക്കുന്നതിനുള്ള ശബ്ദങ്ങളുണ്ട്. മുഖ്യപ്രാണനെന്നും ബോധിക്കുന്നതിനുള്ള ശബ്ദങ്ങളുണ്ട്. അതാണ് ജീവലിംഗ മുഖ്യപ്രാണലിംഗാച്ച തയോരേവ അന്യതര സിഹ ഗ്രഹണം, അതിലേതെങ്കിലും ഒന്നിനെ ഗ്രഹിക്കാവൂ. എന്നാ പരമേശ്വരസ്യ, പരമേശ്വരൻ്റെ കൂടെ ഗ്രഹിക്കാൻ പാടില്ല എന്നാണെങ്കിലോ? തത് പരിഹർത്തവ്യം, ആ ശങ്കയ്ക്ക് പരിഹാരം വേണം. ഇതത്ര ഉച്ചതേ, അതിന് സമാധാനം പറയുന്നു. പരിഹൃതം ചെയ്ത് അത് പരിഹരിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നോ ഉപാസ ത്രൈവിദ്യാശ്രിതത്വാ ഇഹ തദ് യോഗാദിത്യത്ര മുമ്പ് ബ്രഹ്മസൂത്രത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാം ഭാഗത്തിൽ 31-ാമത്തെ സൂത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ 1-1-31 അക്കാര്യം വിശദീകരിച്ചതാണ് എന്ന് പറയുന്നു. അവിടെ വളരെ വിശദമായ ഭാഷയുമാണ് വന്നത്. ഇവിടെയും പൗഷീതകി ബ്രാഹ്മണമാണ്, ഇവിടെയും ചർച്ചാ വിഷയം. അവിടെ പ്രതരുദ്ധനനും ഇന്ദ്രനുമായിട്ടുള്ള സംവാദമാണ്. ഇവിടെയും പ്രതർദ്ധനാധികരണമെന്നും പറയാറുണ്ട്. പ്രാണോസ്മി പ്രജ്ഞാത്മാസ്തി തം മാം ആയുരമൃതം എത്തിപ്പാസു അന്ന് ഞാൻ പ്രാണനാണ്, ഞാൻ പ്രജ്ഞാത്മാ, ഇതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആയു അമൃതമായി ഉപാസിക്കുക എന്ന് പ്രദർദ്ദനോട് ഇന്ദ്രൻ ഉപദേശിച്ചു. അപ്പോൾ ആ വിഷയത്തിൽ അവിടെ ചർച്ച വന്നു. ഇവിടെ പ്രാണൻ എന്ന് പറയുന്നുണ്ട്, പ്രാണനെ എടുക്കണോ പ്രജ്ഞാത്മാവെന്ന് പറയുന്നുണ്ട്, ജീവനെ എടുക്കണോ അതോ പരമാത്മാവിനെയാണ് വിളിക്കേണ്ടത്, അവിടെ ചർച്ച. ആ ചർച്ചയിൽ ഭാഷകാരൻ അവിടെ ആ പൂർവക്ഷങ്ങളെല്ലാം നിഷേധിച്ചു. അവിടെ അടുത്തൊന്ന് വക്തുര ആത്മ ഉപദേശ, വക്താവിന്റെ ആത്മാവിനെ ജീവനെയാണ് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അതിനെ നിഷേധിച്ചു. പിന്നെ പറഞ്ഞു ശാസ്ത്രദൃഷ്ടിയാകത്ത് ഉപദേശവും വാമദേവ്, വളരെ പ്രസിദ്ധമായ സൂത്രമാണ്. അവിടെ ശാസ്ത്രദൃഷ്ടിയിലാണ് അവിടെ ഉപദേശിച്ചത്, ദേഹദൃഷ്ടിയിലല്ല. വാമദേവൻ പറഞ്ഞതുപോലെ അതിനുദാഹരണം പറഞ്ഞു. തന്നേതത് പശ്യന്നേഷു വാമദേവ പ്രതിവേദി അഹം മനുരഭവം സൂര്യസ്യ, ഞാൻ തന്നെയാണ് മനുവായിരുന്നത്, ഞാൻ തന്നെയാണ് സൂര്യൻ എന്നെല്ലാം വാമദേവേഷി ഗർഭത്തിലിരുന്നു കൊണ്ട് എന്നെ സാക്ഷാത്കരിച്ചു എന്ന് ശ്രുതി പറയും. അവിടെ എന്താണ്, അവിടെ അഹം എന്ന് പറഞ്ഞത് ശരീരത്തെയാണോ അല്ല, തത്വത്തെയാണ്. അപ്പൊ അവിടെയും പൂർവക്ഷത്തിൽ ഉപാസനയാണ്, സിദ്ധാന്തത്തിൽ തത്വബോധമാണ്. അവിടെ 31-ാമത്തെ സൂത്രമാണ്. അവിടെ പറഞ്ഞു ജീവ മുഖ്യപ്രാണ, ജീവനെയും മുഖ്യപ്രാണനെയും ഗ്രഹിക്കുക അതിൻ്റെ ഉപാസനയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പറയുന്നു ദോഷമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാക്യഭേദം വരുന്നതിനോട് 3 ഉപാസനകളെ വിധിക്കുന്നു എന്ന് പറയേണ്ടി വരും. ജീവോപാസന, പ്രാണോപാസന, ബ്രഹ്മോപാസന. അത് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും. അതിവിടെ പരമാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതേ സമാധാനം തന്നെ ഇവിടെയും. അതാണ് തദ്വ്യാഖ്യാതം എന്ന് പറയുന്നത്. എന്ന ഉപാസ ത്രൈവിദ്യ ആശ്രിതത്വ അധിക തദ്യോഗാദിത്യത്ര എന്ന് പറയുന്നത് ത്രിവിധം ഹി അത്ര ഉപാസനം ഏവൻ സതി പ്രസജ്ജീത. അങ്ങനെ അർത്ഥമെടുത്തു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഉപാസന ഇവിടെ നിർദ്ദേശിക്കുന്നു എന്ന് പറയേണ്ടിവരും. ജീവോപാസനം, മുഖ്യപ്രാണോപാസനം, ബ്രഹ്മോപാസനം. ചെയ്യും ജീവോപാസനം, മുഖ്യപ്രാണോപാസനം, ബ്രഹ്മോപാസനം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഭാഷകാരൻ ഇവിടെ അംഗീകരിക്കുന്നത് ബ്രഹ്മ ഉപാസനയല്ല ബ്രഹ്മജ്ഞാനമാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ബ്രഹ്മത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുണങ്ങളൊക്കെ കൽപ്പിച്ചിട്ട് ഉപാസിക്കുന്നു. അത് അസംബന്ധം എന്നല്ല പറയുന്നത്, അതല്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുകയാണ്. സാധാരണ ജീവന്മാരെല്ലാം ചെയ്യുന്നതാണ് ബ്രഹ്മത്തിന്. പല പല കൽപ്പനകൾ ചെയ്ത് ആടെ ആഭരണങ്ങളെല്ലാം അണിയിച്ച് ദേവതാരൂപങ്ങളെല്ലാം സൃഷ്ടിച്ച് ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, ഗുണഗണങ്ങളെല്ലാം കൽപ്പിച്ചിട്ട്. അത് വേണോ വേണ്ടെന്നുള്ള ചർച്ചയല്ല ഇവിടെ വരുന്നത്. അതിനാണ് പുരാണങ്ങളും മറ്റും കൽപ്പനകളെല്ലാം വരുന്ന അതാണ്. പക്ഷെ ഇവിടെ ശ്രുതി അത്തരം ഒരു ഉപാസന അല്ല നിർദ്ദേശിക്കുന്നത്, ബ്രഹ്മ പരമാർത്ഥ ജ്ഞാനത്തെയാണ്. അവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഉപാസനയ്ക്ക് വേണ്ടുന്നതായ ബാഹ്യ അലങ്കാരങ്ങളൊന്നും അവിടെ ആവശ്യമില്ല. തത്വത്തെ ഗ്രഹിച്ചാൽ മതി. ശ്രുതി എന്ന ഉപാസന അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ആകാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അപ്രത്യേകം അത് ഗ്രഹിക്കണം. അതിനെ ബ്രഹ്മജ്ഞാനം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത്. അത് വേറെ, അതാകാം, ആവശ്യമുള്ളവർക്ക് അതാകാം. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നു. ഭാഷകാരൻ ബ്രഹ്മജ്ഞാനത്തിന്റെ പക്ഷത്താണ് പറയും. ആ ബ്രഹ്മജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിന് ഒരുവൻ അനധികാരിയാണെങ്കിൽ അവന് ഉപാസനയാകാം എന്ന് പറയും. എന്ന ചെയ്ത ന്യായം അത് യുക്തമല്ല. ഉപക്രമ ഉപസംഹാരാഭ്യാം ഹി ബ്രഹ്മവിഷയത്വം അസ്യ വാക്യ സേവകം. കാരണം ഇവിടെയും ഉപക്രമ ഉപസംഹാരങ്ങളിൽ പരിശോധിക്കുമ്പോൾ ആദ്യവും അന്ത്യവും പരിശോധിക്കുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. ഈ വാക്യത്തിന്റെ താല്പര്യം ബ്രഹ്മത്തിലാണ്. അണുപക്രമ സംഹാരാഭ്യാം ഹി ബ്രഹ്മവിഷയത്വം അസ്യ ഭാഷകാരൻ ഇതാണ് താല്പര്യം. ഇതിൻ്റെ ഒരു ശ്രോതാവിന് തത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ആധ്യാത്മിക ലോകത്തിൽ പലതുണ്ട്, പലതരത്തിലുള്ള സാധനാ പദ്ധതികളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അഭ്യാസങ്ങളുണ്ട്, അതിനെല്ലാം അതിൻ്റെതായ ഫലങ്ങളുണ്ട്. അതെല്ലാം അംഗീകരിക്കാം. പക്ഷെ എന്തിൻ്റെ ഭാഗമായി? ആധ്യാത്മികതയുടെ ഭാഗമായി. ഒന്നിനെ നമുക്ക് നിന്ദിക്കാനോ തെറ്റെന്ന് പറയാനോ കഴിയില്ല. അതെത്ര പ്രാകൃതമായാലും ശരി, സംസ്കൃതമായാലും ശരി, അതൊക്കെ നിന്ദിക്കാൻ നമ്മളാരാ? ആരുമില്ല. പിന്നെ അതൊന്നുമല്ല അദ്വൈത ബോധം, അതാണ് ഇവിടെ പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ അദ്വൈതം വരുമ്പോൾ അവിടെ ഉപാസനയെ നിഷേധിക്കുന്നു, ഭക്തിയെ നിഷേധിക്കുന്നു. അദ്വൈതത്തിലേക്ക് വന്ന ഭക്തി കുറഞ്ഞു പോകും. അബദ്ധധാരണകളാണ്. അവിടെ ഒന്നിനെയും നിഷേധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒന്നല്ല അദ്വൈതം. പിന്നെ അദ്വൈതത്തിൽ നിന്ന് വന്നാൽ കുറയുന്ന വട്ടാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭക്തിയല്ലാതെ ഭക്തിയായി തെറ്റിദ്ധരിക്കരുത്. അതുമായിട്ടൊന്നും ഇത് യുദ്ധത്തിന് നിൽക്കുന്ന ഒന്നല്ല അദ്വൈതം. അദ്വൈത ബോധം ഒരു ഉപാസനയും അത് നിഷേധിക്കുന്നില്ല. ഒരാചാരത്തെയും അനുഷ്ഠാനത്തെയും ഒരഭ്യാസത്തെയും അതിൻ്റെ ഫലങ്ങളെയും നിഷേധിക്കുന്നില്ല. വേദം തന്നെ നിഷേധിക്കുന്നില്ല, പിന്നെ അങ്ങനെ അദ്വൈതം നിഷേധിക്കും. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. പിന്നെ അദ്വൈതത്തെ തലതിരിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ബ്രഹ്മമാണ് അതുകൊണ്ട് എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവർ കാണും. അത് അദ്വൈതത്തെ ധരിച്ചതിൻ്റെ തകരാറുകൊണ്ടാണ്. ഇത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ അന്നപാനാദികളെ പോലും നിഷേധിക്കുന്നില്ല. പിന്നെയാണോ മറ്റ് സാധനങ്ങളെ നിഷേധിക്കുന്നത്? നിഷേധിച്ചിട്ട് കാര്യമില്ല, നിഷേധിക്കുക അസാധ്യവുമാണ്. അതുകൊണ്ട് എന്താ പറയുന്നതെന്ന് വ്യക്തമാകണം. ഇവിടെ ഉപക്രമ ഉപസംഹാരങ്ങളിലൂടെ ആദ്യ അന്തങ്ങളെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്താണ്? ബ്രഹ്മതത്വ ബോധനമാണ്. പിന്നെ ഒന്നുണ്ട്, ഭാഷകാരൻ എവിടെയും അതേ കാണത്തുള്ളൂ. ഒരുവന്റെ ഉള്ളിലിരിക്കുന്ന കാഴ്ച അതാണെങ്കിൽ അതല്ലേ കാണാൻ കഴിയും. എൻ്റെ ഉള്ളിൽ കറുപ്പാണെങ്കിൽ പുറമേ എല്ലാം നമ്മൾ കറുപ്പേ കാണത്തുള്ളൂ. വെളുപ്പാണെങ്കിൽ ലോകത്തിലെല്ലാം വെളുപ്പേ കാണത്തുള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. ഭാഷകാരൻ എല്ലായിടത്തും അത് തന്നെ കാണും, അദ്വൈതം. അങ്ങനെ ഒരു ബോധമാണ്. അതുകൊണ്ടല്ലേ ഇതേ വാക്യങ്ങൾ രാമാനുജനോ മാധവനോ വ്യാഖ്യാനിച്ചപ്പോൾ അവർക്ക് അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ട്. അവരുടെ ഉള്ളിൽ അതില്ല. അവരുടെ ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതവർ കണ്ടു. തെറ്റ് പറയാൻ പറ്റില്ല. ആരാണ് കേമനെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ആചാര്യന്മാരെയും മുമ്പിൽ നമ്മൾ വിദ്യാർത്ഥികളാണ്, ജിജ്ഞാസുക്കളാണ്. പക്ഷെ അവരെ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ഉള്ളിലിരുന്നത് അവർ കാണുന്നു, ഭാഷകാരന്റെ ഉള്ളിലുള്ളത് കാണുന്നു. ഉപക്രമ ഉപസംഹാരങ്ങളിലൂടെ തത്ര ഉപക്രമസ്യതാവത് ബ്രഹ്മവിഷയത്വം ദർശിക്കുന്ന ഉപക്രമം തുടക്കത്തിൽ അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ബ്രഹ്മമാണ് ഇവിടുത്തെ വിഷയം, ബ്രഹ്മമാണെന്നുള്ള അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഉപസംഹാരസ്യാവി നിരദിശ്യ ഫലശ്രവണം ബ്രഹ്മവിഷയത്വം ദൃശ്യത്തെ. ഇനി ഉപസംഹാരത്തിൽ ആ ഉപസംഹാരം ഇവിടെ വന്നിട്ടില്ല. കൗശീതകി ബ്രാഹ്മണോ ഉപനിഷത്തെടുത്ത് നോക്കണം. അവിടെ ഉപസംഹാരത്തിലും പറയുന്ന എന്താണ്? ബ്രഹ്മത്തെക്കുറിച്ചാണ്. എന്താണ്? സർവാത്മാത്മനോ അപഹത്യ സർവേഷാഞ്ച ഭൂതാന ശ്രേഷ്ഠ്യം സ്വരാജ്യം ആധിപത്യം പരിയേതി ഏവം വേദ. ഏതൊരുവനാണോ ഇപ്രകാരം ബ്രഹ്മത്തെ അറിയുന്നത്, എന്തുകൊണ്ട് അവൻ സ്വയം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ സർവാത്മാത്മനോ അപഹത്യ, അവൻ സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്നു. എന്ന് വെച്ചാൽ അവനെ പിന്നെ ഒരു പാപവുമില്ല. ബ്രഹ്മത്തിൽ എവിടെയാ പാപം? തന്നെ ബ്രഹ്മമെന്നറിയുന്നവൻ താൻ പാപരഹിതനെന്ന് അറിഞ്ഞാൽ പിന്നെ അവനിൽ പാപമുണ്ടോ? താൻ പാപിയാണെന്ന് അറിയുമ്പോഴാണ് തന്നിൽ പാപമുണ്ട്. താൻ പാപരഹിതനെന്നറിഞ്ഞാൽ പിന്നെ തന്നിൽ പാപമില്ല. സർവേഷഞ്ച ഭൂതാനാം ശ്രേഷ്ഠ്യം, സർവഭൂതങ്ങളിലും അവൻ ശ്രേഷ്ഠനാണ്, സർവപ്രാണികളിലും അവൻ ശ്രേഷ്ഠനാണ്. എന്തുകൊണ്ടത് ശ്രേഷ്ഠനായിരിക്കുന്നു? അവനല്ലേ സർവപ്രാണികളുടെയും കർത്താവ്. ആ തരത്തിൽ എന്തുകൊണ്ട് അവൻ സ്വയം തത്വമാണ്. ആ തത്വത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്ന സർവത്തിനെയും അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ട് അതിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നു? അതാണ് അവിടെ ശ്രേഷ്ഠ്യവും പാപ അപഹതിയും എല്ലാം പറയുന്നത്. തന്നെ ആ തത്വമായി ഗ്രഹിക്കുമ്പോൾ ആ പാപ അപഹതി ആ ശ്രേഷ്ഠതയെല്ലാം തൻ്റെ തന്നെ സ്വരൂപമാണെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, പുറമേ നിന്ന് ഏതെങ്കിലും ആഗന്തുകമായി ഏതെങ്കിലും ഒരു മഹാത്മ്യം തന്നിൽ വന്നു ചേരുന്നു എന്നല്ല. എന്താണോ തന്റെ സ്വരൂപമായിരിക്കുന്നത് അതാണ് ആ ശ്രേഷ്ഠ്യം. അതിനെ തന്നെ പറയുന്നത് സ്വരാജ്യം ആധിപത്യം അവൻ പ്രാപിക്കുന്നു. ഇതെല്ലാം തന്റെ സ്വരൂപമാണെന്ന് അവൻ അറിയുന്നു എന്നാണ്. അല്ലാതെ അവൻ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ആരുടെയെങ്കിലും ചക്രവർത്തിയാകുകയല്ല. അവൻ എന്തെങ്കിലും പ്രത്യേകിച്ച് അത്ഭുതകരമായ സ്ഥിതിവിശേഷങ്ങൾ വന്നു ചേരുന്നാൻ അങ്ങനെ പറയുന്നില്ല. ഈ ഇവിടെ വിശദീകരിക്കുന്നതെല്ലാം ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള അവന്റെ ബോധമാണ്. ഇങ്ങനെ അറിയുന്നു സർവസൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ തന്റെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നടക്കുന്നതുകൊണ്ട് സർവ കാര്യങ്ങളും തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ സ്വരാജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. ഏതാണ് അതിന്റെ ഫലം? ചോദിക്കുക, എന്താണ് ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം? ഇങ്ങനെയൊരു അത് ശരിയായ ജിജ്ഞാസ കൊണ്ടാണ് ഒരാൾ ചോദിക്കുന്നത്. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം എന്താണ്? ബ്രഹ്മജ്ഞാനത്തിൽ നിന്നും മറ്റൊരു ഫലം ഉണ്ടാകുന്നില്ല. നമുക്ക് അങ്ങനെ നിർബന്ധമുണ്ട് ഏതിൽ നിന്നും മറ്റൊരു ഫലം ഉണ്ടാകണം. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം ബ്രഹ്മജ്ഞാനം തന്നെയാണ്. വേറൊരു ഫലത്തിന്റെ ആവശ്യമില്ല. അവൻ എന്തുകൊണ്ട് ഫലത്തെക്കുറിച്ചുള്ള ചിന്ത അവിടെ അവസാനിക്കുന്നു? ഇതുവരെ പ്രവർത്തിച്ചതെല്ലാം ഫലത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അവൻ മനസ്സിലാക്കുന്നു ഫലചിന്ത വ്യർത്ഥമാണ്. ആ ബോധത്തെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ അവിടെ അന്യമായ ഫലമുണ്ടാകും. എന്താണ് ബ്രഹ്മജ്ഞാനം? അത് ബ്രഹ്മസ്വരൂപം തന്നെ. അപ്പൊ എന്താണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്? ആ ബ്രഹ്മസ്വരൂപം തന്നെ. അത് ഫലം വേണമെങ്കിൽ എന്ത് വേണം? അന്യമായ ഒന്ന് വേണം. ഇവിടെ ഏകവും അദ്വൈതവുമാണ് പരമാർത്ഥം എന്ന് ധരിച്ചവന് തന്നിൽ നിന്ന് അന്യമായൊരു ഫലം എങ്ങനെ ഉണ്ടാകും? അപ്പോൾ ബോധശൂന്യനെ സംബന്ധിച്ചേ ഉള്ളൂ ഫലചിന്ത, ബോധമുള്ളവനെ സംബന്ധിച്ച് ഫലചിന്തയില്ല. അതുകൊണ്ട് അത്ര ഒരു ചോദ്യം തന്നെ അസംബന്ധമാണ്. നിങ്ങളത് ബ്രഹ്മജ്ഞാനം എന്താണെന്ന് ഗ്രഹിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കത്തില്ല. അത് ഗ്രഹിക്കാതെയാണെങ്കിൽ എന്താ വേണ്ടത്? അവിടെ ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമല്ല വേണ്ടത്, ബ്രഹ്മജ്ഞാനമാണ് വേണ്ടത്.